ഗുരുഗുരു ഉപദേശിച്ചുകൊണ്ട് ശ്രീമദ് ഭഗവത്ഗീത 17 അധ്യായം ശ്ലോകം 17. ശ്രദ്ധയാ പരയാ തപ്തം തപ തത്രവിധം നരൈഹി അഫലാകാംക്ഷിഭിർയുക്തൈ സാത്വികം പരിചക്ഷതേ. യഥോക്തം കായികം വാചികം മാനസം ച തപഃ തപ്തം നരൈഹി സത്വാദി ഗുണഭേദേന കഥം തപിതം ഭവതി ഇച്ഛതി. ശ്രദ്ധയാ ആസ്തിക്യ ബുദ്ധിയാ പരയാ പ്രകൃഷ്ഠയാ തപ്തം അനുഷ്ഠിതം തപഃ തത് പ്രകൃതം ത്രിവിധം ത്രിപ്രകാരം ത്രിയധിഷ്ഠാനം നരൈ അനുഷ്ഠാതൃഭിർ അഫലാകാംക്ഷി ഫലാകാംക്ഷാരഹിതൈരുക്തൈഃ സമാഹിതൈഃ യദീദൃശം തപഃ തസാത്വികം സത്വനിർവൃത്തം പരിചക്ഷതെ കഥയന്തി ശിഷ്ടാഃ. അതിന്റെ വ്യാഖ്യാനമാണ്. ഒരു ചോദ്യം കഴിഞ്ഞ ദിവസം അമായാവിത്വത്തെ കുറിച്ച് പറഞ്ഞപ്പോൾ ഉള്ളിലുള്ള അനിഷ്ടം മറച്ചു വച്ച് പുറമേ നന്നായി പെരുമാറുന്നത് മായാവിത്വമാണെന്ന് പറഞ്ഞു. ജീവിതത്തിൽ പലപ്പോഴും നമുക്ക് അനിഷ്ടമുണ്ടാക്കുന്ന സാഹചര്യങ്ങളെയും അഭിമുഖീകരിക്കേണ്ടതായി വരുമല്ലോ. ആരിലും നന്മയെ ദർശിക്കാൻ കഴിയുന്ന ഒരു മഹാത്മാവിന്റെ അവസ്ഥയെ പ്രാപിക്കുന്നത് വരെ, അതായത് അത് സാധനയായി ഒരുവനിരിക്കുമ്പോൾ, ആ സാധകനെ സംബന്ധിച്ചിടത്തോളം അനിഷ്ടമായ സാഹചര്യങ്ങളിൽ പോലും അത് പുറമേ പ്രകടിപ്പിക്കാതെ നന്നായി പെരുമാറുകയല്ലേ ഉചിതം? അല്ലാത്ത പക്ഷം കൂടുതൽ കലുഷിതമായ അന്തരീക്ഷത്തെ സൃഷ്ടിക്കുവാനല്ലേ അത് ഉപകരിക്കൂ? അപ്പോൾ അത് അമായാവിത്വമാകില്ലെന്ന് വരുമോ? അല്ലെങ്കിൽ പിന്നെ അമായാവിത്വം എങ്ങനെ പ്രായോഗികമാക്കാം? പറഞ്ഞിരിക്കുന്ന കാര്യം ശരിയാണ്. അമായാവിത്വം അപ്രിയസ്യ ച തഥ്യസ്യ വക്താ ശ്രോതാ ച ദുർലഭ എന്ന് പറയും. കേട്ടിരിക്കും. അപ്രിയമായ തഥ്യം എന്ന് വെച്ച സത്യം, അത് പറയുന്നവനും അതിന്റെ ശ്രോതാക്കളും ദുർലഭമാണ് എന്നാണ്. ഈ പറയുന്നത് എന്താണ്? ഒരു വ്യവഹാര മര്യാദ എന്നുള്ള നിലയ്ക്ക് ഇപ്പോ നമ്മൾ മറ്റുള്ളവരടുത്ത് ഇടപെടുമ്പോൾ ചില കാര്യങ്ങൾ നമുക്ക് തുറന്ന് പറയാൻ കഴിഞ്ഞെന്ന് വരത്തില്ല. പറഞ്ഞല്ലോ, ഒരു വിരൂപനായ ഒരുവനെ കാണുമ്പോൾ അയാളോട് നമ്മൾ നിങ്ങൾ വിരൂപനാണല്ലോ എന്ന് പറയേണ്ട ആവശ്യം വരുന്നില്ല. സത്യമാണെങ്കിലും ചിലപ്പോൾ അത് നമുക്ക് നമ്മൾ പറയാതിരിക്കും. അവിടെ അങ്ങനെ പറഞ്ഞ് അത്തരം കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പ്രായോഗിക സന്ദർഭങ്ങളിൽ എങ്ങനെയാണോ അനുകൂലമായി യോഗ്യമായി തോന്നുന്ന ആ രീതിയിൽ തന്നെ ചെയ്യണം. ഇവിടെ പറയുന്ന ഒരു പൊതുവായ തത്വം എന്നുള്ള നിലയ്ക്ക് നമ്മുടെ മനസ്സിൽ അമായാവിത്വം പാടില്ല എന്ന് പറയുന്നത് ഈ പറയുന്ന ഉദ്ദേശിച്ചിട്ടാണ്. അതായത് നമ്മുടെ മനസ്സിൽ ഒന്നിരിക്കുകയും നമ്മൾ അതിനെ മറച്ചു വെച്ചുകൊണ്ട് ബോധപൂർവം മറ്റുള്ളവരെ തെറ്റിദ്ധരിപ്പിക്കത്തക്ക രീതിയിൽ വേറെ രീതി പെരുമാറുകയും ചെയ്യുന്നതാണ്. ഇവിടെ പറയുന്ന അങ്ങനെയുള്ള ഒരു വ്യവഹാരം മര്യാദയാണ്. നമ്മുടെ ദൈനംദിന വ്യവഹാരത്തിൽ ഇത് തന്നെയാണ് സ്വീകരിക്കേണ്ടത്. ഈ പറഞ്ഞത് തന്നെയാണ്. കാരണം അവിടെ നമുക്ക് മറ്റൊരാളെ തെറ്റിദ്ധരിപ്പിക്കണമെന്നോ മറ്റൊരാളെ വഴിതെറ്റിക്കണമെന്നോ നമുക്ക് ഉദ്ദേശമില്ല. മറിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു? മറ്റൊരാളെ വേദനിപ്പിക്കാതിരിക്കാൻ വേണ്ടി നമ്മുടെ മറ്റുള്ളവരുമായിട്ടുള്ള പെരുമാറ്റങ്ങളിൽ നമ്മൾ ഒരു മിതത്വം പാലിക്കുന്നു. വേറൊരാളെ നമ്മൾ വേദനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല, അതുകൊണ്ട് അയാളുടെ ദോഷങ്ങൾ നമ്മൾ എടുത്തു കാണിക്കുന്നില്ല. അതുകൊണ്ട് ഒരു വ്യവഹാര മര്യാദ എന്നുള്ള നിലയ്ക്ക് ഈ പറഞ്ഞിരിക്കുന്നത് തന്നെയാണ് നമ്മൾ ചെയ്യേണ്ടത്. പക്ഷെ അമായാവിത്വം എന്ന് പറയുന്നത് കൊണ്ട് പറയുന്ന ഇതല്ല. അത് ഇപ്പോൾ ഒരു ഗുരു തന്നെ തന്റെ ശിഷ്യനോട് ആ ശിഷ്യന്റെ ദോഷങ്ങളെ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ശിഷ്യൻ തന്നെ ഒരു ബലായെന്ന് വരും, ക്ഷോഭിച്ചെന്ന് വരും, ഗുരുവിനെ എതിർത്തെന്ന് വരും. അപ്പോൾ വിപരീത ഫലം ഉണ്ടാക്കിയത് വരും. അപ്പോ സദുപദേശങ്ങൾ തന്നെ പലരെയും കോപിപ്പിക്കാറുണ്ടല്ലോ. പയപ്പാനം ഭുജംഗസ്യ കേവലം വിഷവർദ്ധനം. നീതിശാസ്ത്രങ്ങളിലും മറ്റും പറയുന്നതാണ് പാല് പാമ്പിന് കൊടുത്തു കഴിഞ്ഞാൽ അത് വിഷത്തെ വർദ്ധിപ്പിക്കുകയുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് നല്ല ആഹാരം, അതിന് ഇഷ്ടപ്പെടുന്ന ആഹാരം. പാല് കുടിക്കുമോ കുടിക്കൂലേ എന്നുള്ളതല്ല, അതിന് നല്ല ആഹാരമെല്ലാം കൊടുത്ത് അതിനെ വളർത്തിക്കഴിഞ്ഞാൽ അതിന്റെ വിഷം അത് വർദ്ധിക്കത്തേ ഉള്ളൂ. അതുകൊണ്ട് സദുപദേശം മൂർഖന്മാരടുത്ത് ചെയ്യരുത് എന്നും മറ്റും പറയാറുണ്ട്. അതുകൊണ്ട് വേറെ രീതിയിലും പറയുന്നതാണ് പാത്രം അറിഞ്ഞ് ദാനം ചെയ്യുക എന്ന് പറയുന്നത്, വിദ്യ നൽകുക എന്ന് പറയുന്നതെല്ലാം അതുപോലെയാണ്. നമ്മൾ പറയുന്ന കാര്യങ്ങൾ ഞാനിപ്പോൾ ഇവിടെ ഇരുന്നു കൊണ്ട് പറഞ്ഞിട്ടുണ്ടല്ലോ. ഇവിടെ ഇരുന്ന് ഇവിടെ ഇരിക്കുന്ന ആൾക്കാരടുത്ത് പറയുന്ന കാര്യങ്ങൾ ഒരു പക്ഷെ ഞാൻ പുറത്ത് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തല്ല് കിട്ടും. കാരണം ആൾക്കാർ ധരിക്കുന്നത് വേറൊരു രീതിയിലായിരിക്കും. അപ്പോൾ ഇവിടെ ഇരുന്ന് എനിക്ക് പറയുമ്പോൾ കുറച്ചുകൂടി തുറന്നു പറയാം, സത്യസന്ധമായി പറയാം, ആത്മാർത്ഥമായിട്ട് പറയാം. കാരണം അതിനെ ഉൾക്കൊള്ളുന്നവർക്ക് അതിൻ്റെതായൊരു സംസ്കാരമുണ്ട്. പക്ഷെ പുറത്തത് അതേ രീതിയിൽ പറയാൻ പറ്റത്തില്ല. പറഞ്ഞു കഴിഞ്ഞാൽ അതിന് കേൾക്കുന്ന ഒരു വേറൊരർത്ഥത്തെ എടുക്കും. അതുകൊണ്ട് പാത്രം അറിഞ്ഞ് ദാനം ചെയ്യുക എന്ന് പറയുന്നത് പോലെ ഇക്കാര്യങ്ങളിലെല്ലാം നമ്മൾ അതാത് സാഹചര്യങ്ങളനുസരിച്ച് ചുറ്റുപാടുകളനുസരിച്ച് നമ്മുടെ യുക്തി അനുസരിച്ച് പ്രവർത്തിക്കുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് നമ്മുടെ മനസ്സിൽ തോന്നുന്ന എല്ലാം പറയുക എവിടെയും എന്ന് പറയുന്നത് ഒരിക്കലും സ്വീകാര്യമായ കാര്യം അല്ലതാണ്. അതുകൊണ്ട് മറ്റുള്ളവരുടെ ദോഷങ്ങൾ കണ്ടിട്ട് നമ്മൾ ഉടൻ തന്നെ അതിനെ അവരോട് വിളിച്ചു പറയുക, അവരെ അസ്വസ്ഥരാക്കുക, അതെല്ലാം ഇവിടെ അമായാവിത്വം എന്ന് പറയുന്നുണ്ട്. ഉദ്ദേശിച്ചു പറഞ്ഞല്ലോ, നമ്മളിവിടെ പറയുന്ന എല്ലാ കാര്യങ്ങളും ആത്മവിമർശം എന്നുള്ള നിലയ്ക്കാണ്. ഞാനത് പലതവണ പറഞ്ഞിട്ടുള്ളതാണ്. അമായാവിത്വം തന്റെ മനസ്സിലില്ലാതിരിക്കുക. അതിന്റെ അർത്ഥം ഒരിക്കലും മറ്റുള്ളവരുടെ മുമ്പിൽ താൻ മായാവിയൊന്നുമല്ല എന്ന് പ്രകടിപ്പിക്കാൻ ശ്രമിക്കുകയല്ല. നമ്മൾ മറ്റുള്ളവരുടെ ദോഷങ്ങളെല്ലാം വിളിച്ചു പറയാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ എന്റെ അർത്ഥം എന്താണ്? മറ്റുള്ളവരുടെ മുമ്പിൽ ഞാൻ കുറ്റമറ്റവനാകാൻ ശ്രമിക്കുന്നു എന്നാണ്. അതല്ല ഇവിടെ ഉദ്ദേശിക്കുന്നതല്ല. തന്റെ മനസ്സിൽ അതില്ല എന്ന് തനിക്ക് തന്നെ ബോധ്യം വരും. അങ്ങനെ ബോധ്യം വരുന്ന രീതിയിൽ തന്റെ മനസ്സിന് ഇതാക്കുക, തന്റെ ഉള്ളിലുള്ള മായാവിത്വത്തെ തന്നെ തന്നെ ബോധ്യപ്പെടുത്തുക. പലപ്പോഴും നമ്മൾക്ക് പറ്റുന്ന കാര്യം ഇതാണ്. മറ്റുള്ളവരുടെ തെറ്റ് കുറ്റങ്ങൾ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും, അതേസമയം നമ്മുടെ പോരായ്മകൾ നമുക്ക് മനസ്സിലാകത്തില്ല. നമ്മളിപ്പം വേറൊരാളുടെ പോരായ്മകളെ കണ്ടുപിടിച്ച് അയാളുടെ ബോധ്യപ്പെടുത്തുന്നതൊന്നും നമ്മുടെ ജോലിയല്ല. അത് ഗുരുവിന് ശിഷ്യനോട് ചെയ്യാം. പക്ഷെ നമ്മുടെ ദൈനംദിന വ്യവഹാരത്തിൽ അത് നമ്മുടെ ജോലിയല്ല. അതുകൊണ്ട് മറ്റൊരാളുടെ പോരായ്മകളെ കണ്ടുപിടിച്ച് അവരോട് പറഞ്ഞ് അവരുടെ വിദ്വേഷം സമ്പാദിക്കേണ്ട യാതൊരു കാര്യമില്ല. അത് അമായാവിത്വമല്ല ഒരിക്കലും. അതേസമയം നമ്മൾ ചർച്ച ചെയ്യുന്ന എപ്പോഴും നമ്മളിലുള്ള പോരായ്മകളെ പുറത്തു കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. അവിടെ മാത്രം ഇത് ഉപയോഗിച്ചാൽ മതി, അമായാവിത്വം. അപ്പോൾ നമ്മൾ പല കാര്യങ്ങളും തുറന്നു പറയുന്നത് അത് മനസ്സിലാക്കാതെയാണ്. ചിലപ്പോൾ നമ്മുടെ വാക്കുകൾക്ക് എന്റെ വാക്കുകൾക്ക് തന്നെ മാർദ്ദവം പോരാന്ന് പലരും പറയുന്നത്. അപ്പോൾ അതെന്താ തോന്നുന്നത്? ഞാൻ പറയുന്നത് അവരെ കുറിച്ചാണെന്ന് അവർ ധരിക്കുന്നു. അതല്ല, ഞാൻ പറയുന്നത് എന്നെ കുറിച്ചാണ്, അല്ലെങ്കിൽ എന്നെപ്പോലെയുള്ളവരെ കുറിച്ചാണ്, അല്ലെങ്കിൽ എന്റെ മാർഗത്തിൽ സഞ്ചരിക്കുന്നവരെ കുറിച്ചാണ്. അവരെ കുറിച്ചുള്ള ഒരു സ്വയം ഒരു തുറന്ന ചിന്ത. അപ്പോൾ അത് ആവശ്യമാണ്. അത് ഒരാൾ അതിനെ സത്യസന്ധമായി അത് സ്വീകരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് തന്റെ കാര്യങ്ങളാണെന്നുള്ള രീതിയിൽ സ്വീകരിക്കുകയാണെങ്കിൽ അവർക്ക് മാറുന്നതിനൊരു അവസരമാണ്. ആ രീതിയിൽ അതിനെ എടുക്കാം. അപ്പോൾ മറ്റുള്ളവരുടെ ദോഷങ്ങൾ നമ്മൾ ഒരിക്കലും കാണാൻ ശ്രമിക്കാതിരിക്കുക. ആവശ്യം നമ്മുടെ ദോഷങ്ങൾ എപ്പോഴും കാണുക. അതുകൊണ്ട് ഇവിടെ പറയുന്ന കാര്യം എന്താണ്? നമുക്ക് ജീവിതത്തിൽ അനിഷ്ടമുണ്ടാകുന്ന കാര്യങ്ങളെ, അതായത് ആ അനിഷ്ടമുണ്ടാകുന്ന സാഹചര്യങ്ങൾ എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചാണോ? നമ്മളെ സംബന്ധിച്ച് അനിഷ്ടമുണ്ടാകുന്ന സാഹചര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? ആ അനിഷ്ടങ്ങൾ നമ്മൾ തിരിച്ചറിയണം. മറ്റുള്ളവരുടെ അനിഷ്ടങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുന്നത് നമ്മുടെ ജോലിയല്ല. ആരെയും നന്നാക്കുന്ന ജോലി നമുക്കില്ല. ആരിലും ഒരു സാധനം സംബന്ധിച്ചിടത്തോളം അനിഷ്ടമായ സാഹചര്യങ്ങളിൽ അത് പുറമേ പ്രകടിപ്പിക്കാതെ, ഈ അനിഷ്ടം എന്ന് പറയുന്നത് തന്നെ സംബന്ധിച്ചാണോ അന്യനെ സംബന്ധിച്ചാണോ, അതാണ് മുഖ്യം. ഇവിടെ പറയുന്ന ഒരു കാര്യം ശ്രദ്ധിക്കുക, ഒരു സാധകനെ സംബന്ധിച്ചിടത്തോളം അനിഷ്ടമായ സാഹചര്യങ്ങളിൽ അത് പുറമേ പ്രകടിപ്പിക്കാതെ നന്നായി പെരുമാറുക. ഈ അനിഷ്ടമായ സാഹചര്യം എന്ന് പറയുന്നത് തന്നെ സംബന്ധിച്ചാണോ അന്യനെ സംബന്ധിച്ചതാണോ, അതാണ് മുഖ്യം. തന്നെ സംബന്ധിച്ച് അനിഷ്ടമായ സാഹചര്യങ്ങളുണ്ടെങ്കിൽ അത് വ്യക്തമായി ധരിച്ച് തന്നെ കറക്റ്റ് ചെയ്യുക. അന്യന്റെ അനിഷ്ടമായ സാഹചര്യങ്ങളും നമ്മൾ ഇടപെടേണ്ട കാര്യമില്ല. ഓരോ വ്യക്തിയും എന്താണ്? സ്വതന്ത്രനാണ്. ഒരു വ്യക്തി മറ്റൊരാളുടെ ജീവിതത്തിൽ കടന്നു കയറേണ്ട കാര്യമേ വരുന്നില്ല. പിന്നെ ഒരാൾ നമ്മളോട് ആവശ്യപ്പെടുകയാണ്, എന്നെ ഒന്ന് സഹായിക്കണം എന്നാവശ്യപ്പെട്ടു കഴിഞ്ഞാൽ ശരി, നമുക്കത് ചെയ്യാം. അല്ലാത്തടത്തോളം സമയം മറ്റൊരാളുടെ വ്യക്തിപരമായ കാര്യങ്ങളിൽ നമ്മൾ മറ്റൊരാളുടെ അനിഷ്ടങ്ങളെ നമ്മൾ മനസ്സിലാക്കാനോ, അത് കാരണം നമ്മുടെ അനിഷ്ടങ്ങൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. അത് തന്നെ നമുക്ക് പരിഹരിക്കാൻ വയ്യാത്ത രീതിയിലുണ്ട്. അപ്പം അത് ചെയ്യാൻ കഴിയാത്തിടത്തോളം കാലം എങ്ങനെ മറ്റുള്ളവരുടെ അനിഷ്ടങ്ങൾ നമ്മൾ കണ്ടത് പരിഹരിക്കും? അതുകൊണ്ടൊരിക്കലും നമ്മൾ അത് ജോലിയല്ല. അപ്പോൾ അല്ലാത്ത പക്ഷം കൂടുതൽ കലുഷിതമായ അന്തരീക്ഷത്തെ സൃഷ്ടിക്കുവാൻ, അല്ലെ, അത് ശരിയാണ്. നമ്മളിപ്പോൾ മറ്റുള്ളവരുടെ തെറ്റുകുറ്റങ്ങൾ കണ്ടുപിടിച്ച് കറക്റ്റ് ചെയ്യാൻ പോയാൽ അതാകെ കലുഷിതമായ അന്തരീക്ഷത്തെ തന്നെ സൃഷ്ടിക്കും. ഒരാൾ നമ്മളോട് ആവശ്യപ്പെടാത്തിടത്തോളം കാലം നമ്മളൊരിക്കലും അത്തരം കാര്യങ്ങളിൽ ഇടപെടേണ്ട കാര്യമേ ഇല്ല. അതുകൊണ്ട് അതല്ല ഇവിടെ ഉദ്ദേശിക്കുന്നു. മായാവിയാകാതിരിക്കുക, അവനവന്റെ ഹൃദയത്തിലുള്ള കളങ്കങ്ങൾ തിരിച്ചറിയും. അപ്പോൾ അവിടെ ചോദിക്കും, അവനവന്റെ ഉള്ളിലുണ്ടെങ്കിൽ അത് അവനറിയാമല്ലോ, അവനറിയാതൊന്നും അവിടെ ഒളിച്ചിരിക്കില്ലല്ലോ. അവിടെയാണ് ഏറ്റവും പ്രധാനമായ ഒരു വസ്തുത. അതായത് നമ്മുടെ ഉള്ളിലിരിക്കുന്ന എല്ലാ കാര്യങ്ങളും നമുക്കറിയാം, പക്ഷെ അത് കളങ്കങ്ങളാണെന്ന് നമ്മൾ അറിയത്തില്ല. അതിനു വേണ്ടിയിട്ടാണ് ഈ ശാസ്ത്രം നമ്മളെ ഉപദേശിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അല്ലാതെ നമ്മുടെ ഉള്ളൊരിക്കലും നമ്മളിൽ നിന്ന് ഒളിഞ്ഞിരിക്കത്തില്ല. പക്ഷേ ഇപ്പം നമ്മുടെ ദുരഭിമാനങ്ങൾ, നമ്മൾ നമ്മളിൽ ആരോപിച്ചിരിക്കുന്ന പല മിഥ്യാധാരണകളും, ഇതെല്ലാം നല്ലതാണ്, നമുക്ക് ഭൂഷണമാണ് എന്ന് കരുതി നമ്മൾ കൊണ്ടു കിടക്കുന്നു. അവിടെ ശാസ്ത്രം നമ്മളെ അതിനെ തിരിച്ചറിയാൻ സഹായിക്കുന്നു. ആ ഒരു കാര്യത്തിലാണ് നമുക്ക് ഇവിടെ ഇതിൻ്റെ ഒരു വ്യാഖ്യാതാവ് പറഞ്ഞിട്ടുണ്ട്. വളരെ വിപുലമായ വ്യാഖ്യാനമായതുകൊണ്ട് എല്ലാം മനസ്സിലിരിക്കത്തില്ല. ഇവിടെ ഒരാൾ പറഞ്ഞിട്ടുണ്ട്, തപോവന കൽക്കോ അധ്യയനം കൽക്കഹ. ഇത് വളരെ പ്രസിദ്ധമായ ശ്ലോകമാണ്. സ്വാഭാവികോ വേദവിധിർണ കൽക്കഹ പ്രസഹ്യ വിത്താഹരണന്ന കൽക്കഹ താന്യേവ ഭാവോപഹതാനി കൽക്കഹ. അതായത് തപസ് അതൊരിക്കലും ബന്ധനത്തെ ഉണ്ടാക്കുന്നില്ല. കൽക്കോ എന്ന് വെച്ചാൽ ബന്ധനം. അധ്യയനം അത് ബന്ധനത്തെ ഉണ്ടാക്കുന്നില്ല. വേദവിധികൾ അതും ഒരിക്കലും നമുക്ക് ബന്ധനത്തെ ഉണ്ടാക്കുന്നില്ല. യജ്ഞാദികൾ അതും ബന്ധനത്തെ ഉണ്ടാക്കുന്നില്ല. പ്രസഹ്യ വിത്താഹരണം, നമ്മൾ അവിടെ പ്രത്യേകിച്ച് ഉദ്ദേശിക്കുന്നത് ക്ഷത്രിയന്മാരെ രാജാക്കന്മാരെ യജ്ഞത്തിന് വേണ്ടി മറ്റ് ചക്രവർത്തിമാരെ കീഴ്പ്പെടുത്തി ധനവും മറ്റും സമാഹരിക്കുന്നു, അതും ദോഷമെന്ന് പറയാൻ പറ്റത്തില്ല. പക്ഷേ താന്യേവ ഭാവോപഹതാനി കൽക്കഹ, ഇത് തന്നെ എന്താണ് ചിത്ത ഉപഹതാനി, ഇത് തന്നെ ചിത്തനാശത്തോടുകൂടി ചെയ്യുമ്പോൾ. അപ്പോൾ മനസ്സിന്റെ ഭാവമാണ് ഇതിനൊക്കെ മുഖ്യമായിരിക്കുന്നത് എന്നർത്ഥം. ഇത് അഭിനവഗുപ്താചാര്യര് ഗീതയെ വ്യാഖ്യാനിക്കുമ്പോൾ പറയുന്ന കാര്യമാണ്. ഈ സന്ദർഭത്തിൽ മഹാഭാരതത്തിൽ ഒരു ശ്ലോകത്ത് ഉദ്ധരിച്ച് വ്യാഖ്യാനിക്കുന്നു. ഈ കാര്യങ്ങൾ പറയുമ്പോൾ ആദ്യമേ പറഞ്ഞിട്ടുള്ള എന്താണ്, ശാസ്ത്രത്തിന്റെ ഒന്നും ബാച്ച അർത്ഥത്തിലല്ല നമ്മൾ നിൽക്കേണ്ടത്, അതിന്റെ ലക്ഷ്യാർത്ഥത്തിൽ അതിന്റെ താല്പര്യത്തിൽ നിൽക്കുന്നു. അപ്പോൾ നമ്മൾ ധരിക്കുന്ന വ്യവഹാരത്തിൽ നമ്മൾ ധരിക്കുന്ന പല കാര്യങ്ങളും അല്ലെങ്കിൽ അതിന്റെ പിന്നിലുള്ള മാനസിക ഭാവമാണ് മുഖ്യം. ആ പ്രവൃത്തിയേക്കാൾ വ്യവഹാരത്തിൽ നന്മ തിന്മ എന്നെല്ലാം വേർതിരിക്കുന്നുണ്ടെങ്കിലും ഏറ്റവും പ്രധാനമായി വരുന്നത് എന്താണ്? നമ്മൾക്ക് അതിനോടുള്ള മാനസിക ഭാവമാണ്. കൊണ്ട് ഈ പറഞ്ഞിരിക്കുന്ന കാര്യം ഒരു പ്രധാനമായ വിഷയമാണ്. എന്താണ് നമ്മൾ മറ്റുള്ളവരോട് പെരുമാറുന്നിടത്ത് എന്താണോ ലോകനീതി അതനുസരിച്ച് തന്നെ പെരുമാറുക. പക്ഷെ ഈ ചിന്തകളെല്ലാം ഇവിടെ വരുന്നത് ഒരാത്മപരിശോധന എന്നുള്ള നിലയ്ക്ക് ഇതെല്ലാം ആവശ്യമാണ്. അതുകൊണ്ട് നമ്മൾ വളരെ ഭൂഷണമായി നമ്മൾ കൊണ്ടു നടക്കുന്ന പല കാര്യങ്ങളും വേണ്ടാധീനങ്ങളാണെന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടി മാത്രമാണിത്. അല്ലാതെ മറ്റൊരാൾ നിരൂപണം ചെയ്യുന്നതിന് വേണ്ടിയല്ല. അതുകൊണ്ട് മറ്റുള്ളവരടുത്ത് പെരുമാറുമ്പോൾ നമ്മൾ സ്വയം അമായാവി അല്ലാതെ ആകാൻ ശ്രമിക്കണ്ട, മായാവി അല്ലാതെ ആകാൻ ശ്രമിക്കണ്ട. മറിച്ച് നമ്മൾ നമ്മളെക്കുറിച്ച് പഠിക്കുമ്പോൾ അവിടെ മായാവി അല്ല അതിരിക്കുന്ന എങ്ങനെയാണെന്ന് മനസ്സിലാക്കുക. എന്നിട്ട് അതനുസരിച്ച് നമുക്ക് മറ്റുള്ളവരോടടുത്ത് ഒരു തുറന്ന മനസ്സോടെ പെരുമാറും. അത് വ്യവഹാരത്തിൽ നമ്മളെപ്പോഴും എന്താണ് നീതിശാസ്ത്രത്തെ ആശ്രയിക്കുന്നു. നീതിശാസ്ത്രങ്ങളിൽ പറയുന്ന രീതി തന്നെ നീതിശാസ്ത്രത്തിൽ പറയുന്ന എന്താണ് വനത്തിൽ നിവർന്ന വൃക്ഷങ്ങളുണ്ടെങ്കിൽ അത് അവിടെ തന്നെ നിൽക്കും, നിൽക്കാൻ ഒക്കത്തില്ല. അതിനെ വെട്ടിക്കൊണ്ട് പോകും, ആൾക്കാർ ഉപയോഗിക്കും. വളഞ്ഞ വൃക്ഷങ്ങളുണ്ടെങ്കിൽ അതവിടെ നിൽക്കും, അതിനാരും വെട്ടിയെടുക്കത്തില്ല എന്ന് പറയും. എന്ന് പറയുന്ന പോലെ ഇപ്പോൾ നമ്മുടെ ഉള്ളിൽ പലയിടത്തും നമ്മൾ ശുദ്ധനാണെന്നും മറ്റുള്ളവരുടെ മുമ്പിൽ തുറന്നു കാണിക്കാൻ പോയാൽ ചിലപ്പോൾ അത് അപകടം ഉണ്ടാകും. അത് മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മൾ ആരാണെന്ന് നമ്മളെ ബോധ്യപ്പെടുത്താനുള്ള ബോധപൂർവമായ ഒരു ശ്രമവും നമ്മൾ നടത്തേണ്ട കാര്യമില്ല. അത് സമൂഹം ബോധ്യപ്പെട്ടോളും, അത് മറ്റൊരു വിഷയമാണ്. പക്ഷെ നമ്മളാരാണെന്ന് നമുക്ക് ബോധ്യപ്പെടണം. അപ്പൊ നമ്മളിവിടെ എന്തെല്ലാം നമ്മുടെ ഈ ക്ലാസ്സിൽ വിമർശനാത്മകമായി ചർച്ച ചെയ്തിട്ടുണ്ടോ അക്കാര്യങ്ങളെ സംബന്ധിച്ചെല്ലാം ഈ ഒരു നിലയിൽ നിന്ന് വേണം മനസ്സിലാക്കാൻ. നമ്മൾ മറ്റാരെയും വിമർശിക്കുന്നില്ല, മറ്റാരെയും മനസ്സിലാക്കാൻ ശ്രമിക്കുന്നില്ല. കേൾക്കുന്നവർ അതെല്ലാം അവരവരുടേതായിട്ട് തന്നെ എടുക്കണം. അത് മനസ്സിലാക്കാതെയാണ് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ടല്ലോ പലരും വിമർശനങ്ങൾ ഉന്നയിക്കുന്നു. പ്രത്യേകിച്ചും ആധ്യാത്മിക സാധന ജീവിതത്തിൽ മുഖ്യമായ ഒന്നായി സ്വീകരിച്ചിരിക്കുന്നവർ ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് വളരെ തുറന്നു തന്നെ ചിന്തിക്കണം. യാതൊരു മുഖംമൂടിയും ഇല്ലാതെ തുറന്നു തന്നെ ചിന്തിക്കും. അങ്ങനെ തുറന്നു തന്നെ ചിന്തിച്ച് നമ്മുടെ പോരായ്മകളെ സ്വയം മനസ്സിലാക്കണം, മറ്റുള്ളവരുടേതല്ല. എത്രയോ തവണ ഞാൻ ആവർത്തിച്ചിട്ടുള്ള കാര്യമാണ്. അങ്ങനെ വന്നു കഴിഞ്ഞില്ലെങ്കിൽ ആദ്യം നിങ്ങൾ ശത്രുവാകുന്ന എന്റെ ശത്രു തന്നെ എന്നെ തന്നെ നിങ്ങൾ ശത്രുവായി കാണേണ്ടി വരും. കാരണം ഞാൻ പറഞ്ഞിരിക്കുന്ന പല കാര്യങ്ങളും അങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അനിഷ്ടമാണ്. ഞാൻ തന്നെ പറഞ്ഞിരിക്കുന്ന പല കാര്യങ്ങളും നിങ്ങൾക്ക് തോന്നും നിങ്ങളെ നിന്ദിക്കാനാണ് പറഞ്ഞതെന്ന്. അങ്ങനെ പലരും എന്നോട് അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്, സ്വാമി ഇത് ശരിയല്ലല്ലോ, സന്യാസി നിന്ദ, സന്യാസി ദൂഷണം സന്യാസിമാർക്ക് ചേരുന്ന കാര്യമാണോ? പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട്. എന്നോടുള്ള വിരോധം കൊണ്ടല്ല, ഞാൻ പറഞ്ഞിട്ട് താല്പര്യത്തെ ഗ്രഹിക്കാത്തതുകൊണ്ടാണ്. സന്യാസി നിന്ദ, സന്യാസി ദൂഷണം എന്ന് പറയുന്നത് ഞാനൊരിക്കലും ഈ പോലീസുകാർ പിടിക്കുന്ന സ്വാമിമാരെ കുറിച്ച് പറഞ്ഞിട്ടില്ല. പോലീസുകാർ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്ന സ്വാമിമാരുണ്ട്, അവരൊരിക്കലും ഞാൻ ചർച്ചയ്ക്ക് വിഷയമാക്കിയിട്ടേ ഇല്ല. ഞാനെപ്പോഴും ചർച്ചയ്ക്ക് വിഷയമാക്കുന്ന യഥാർത്ഥ സ്വാമിമാരെ കുറിച്ചാണ്. യഥാർത്ഥ സ്വാമിമാരെന്ന് വെച്ചാൽ ഒരാളൊരു നല്ല സ്വാമിയാകാൻ ആഗ്രഹിക്കുന്നു. അല്ലാതെ ആ സ്വാമിമാരെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തിട്ടില്ല. അത് മറ്റൊരു വിഷയമാണ്, നമ്മളിവിടെ ചർച്ച ചെയ്യേണ്ട കാര്യമില്ല. അവരെ കുറിച്ച് ചർച്ച ചെയ്യേണ്ടത് പോലീസും ഇന്റലിജൻസും ഒക്കെയാണ്. നമ്മളത് ചർച്ച ചെയ്യേണ്ട കാര്യമില്ല, അവർ ചർച്ച ചെയ്തോ. നമ്മൾ ചർച്ച ചെയ്യുന്നത് നേരെ വഴിക്ക് പോകുന്നവരെ കുറിച്ചാണ്, അല്ലാതെ മറ്റൊന്നല്ല. അപ്പൊ നേരെ വഴിക്ക് പോകുന്ന സന്യാസം, ബ്രഹ്മചര്യം, ആത്മീയചര്യ ഇതിലെല്ലാം വരുന്ന വീഴ്ചകൾ ഇത് പലരും മൂടിവെക്കാൻ ശ്രമിക്കാറുണ്ട്. എന്തുകൊണ്ട്? കാരണം ഈ മാർഗത്തിലേക്ക് വന്നു കഴിയുമ്പോൾ തന്നെ അവന്റെ മനസ്സിൽ വരുന്ന ഒരു ഭാവമാണ് എന്താണ്, ഞാൻ ദിവ്യനാണ്. അതാണ് അങ്ങനൊരു ഭാവം മനസ്സിൽ കടന്നു വരും. അത് ഞാൻ അംഗീകരിക്കാൻ തയ്യാറല്ല. ദിവ്യത്വം എന്ന് പറയുന്നത് മഹാത്മാക്കളിൽ മാത്രമേ ഉള്ളൂ, ദൈവത്തിലും ഉണ്ട്. അല്ലാത്ത ആരിലും ആരെയും ദിവ്യന്മാരാണെന്ന്, എല്ലാവരും ആത്മസ്വരൂപികളെന്നുള്ള നിലയ്ക്ക് ദിവ്യന്മാരേ അല്ല. ഈ വേഷഭൂഷാദികൾ കൊണ്ട് അല്ലെങ്കിൽ പ്രത്യേക ഒരു ജീവിതചര്യ സ്വീകരിക്കുന്നത് കൊണ്ട് അവർ ദിവ്യന്മാരാണ് എന്ന് എനിക്ക് തോന്നിയിട്ടില്ല. തോന്നിയാൽ ഞാൻ അംഗീകരിക്കും. മറിച്ച് എന്താണ്, അവരെല്ലാം സാധകന്മാരാണ് എന്ന് വെച്ചാൽ യത്നിക്കുന്നവരാണ്, പരിശ്രമം ചെയ്യുന്നവരാണ്. പരിശ്രമം ചെയ്യുന്നവർക്ക് രണ്ടും ഉണ്ടാവും, അവരുടെ പരിശ്രമത്തിൽ വിജയവും ഉണ്ടാവും പരാജയവും ഉണ്ടാവും. ആ പരാജയങ്ങളെയും വിജയത്തെയും രണ്ടിനെയും നമ്മൾ വിശകലനം ചെയ്യണം, ആത്മവിശകലനം എന്നുള്ളതാണ്. അപ്പൊ അത് വിശകലനം ചെയ്യുമ്പോൾ ഒരു സ്വാമി എന്ന് പറയുന്ന ഒരാൾ, അയാൾ അണിഞ്ഞിരിക്കുന്ന ഒരുപാട് മൂടുപടങ്ങളെ എനിക്ക് പിച്ച് ചീന്തേണ്ടി വരും. അത് അസ്വസ്ഥതയുണ്ടാക്കും. കാരണം ഇരളിലിരിക്കുന്ന ഒരാൾ വെളിച്ചത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ അയാൾക്കത് ബുദ്ധിമുട്ടായി തോന്നും. ഇരുളി ചീലിച്ചാണ് ആ അസ്വസ്ഥതയ്ക്ക് ഞാൻ ഉത്തരവാദിയല്ല. അസ്വസ്ഥത സഹിച്ചേ പറ്റും. കാരണം അത്തരം അസ്വസ്ഥതകളെയൊക്കെ ഞാൻ പലപ്പോഴും നേരിടേണ്ടി വന്നിട്ടുണ്ട്. അതുകൊണ്ട് എനിക്കതുകൊണ്ട് ബുദ്ധിമുട്ടില്ല. കാരണം ഏത് കാര്യമായാലും ഞാനത് തുറന്ന് ചിന്തിക്കാനും തുറന്ന് സ്വീകരിക്കാനും തുറന്ന് അംഗീകരിക്കാനും എനിക്ക് മനസ്സുണ്ട്. അത്തരം മനസ്സ് ഓരോരുത്തരിലും ഉണ്ടാകണം എന്നാണ് എൻ്റെ ആഗ്രഹം. അപ്പോൾ അതിൽ അസ്വസ്ഥപ്പെട്ടിട്ട് കാര്യമില്ല. എത്രയോ തവണ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. സന്യാസത്തെ സംബന്ധിച്ച് പറയുന്നത് എന്താണ്, അവരൊരിക്കലും നമസ്കാരപ്രിയന്മാരായിരിക്കരുത്, മറിച്ച് തിരസ്കാരപ്രിയന്മാരായിരിക്കും. ആ തിരസ്കാരത്തെ അംഗീകരിക്കാൻ മനസ്സ് പറഞ്ഞു. തിരസ്കരിക്കപ്പെടേണ്ട ഒരുപാട് കാര്യങ്ങൾ നമ്മിലുണ്ട്. അത് നമ്മൾ തുറന്ന് മനസ്സിലാക്കാനും അതിനെ ശോധന ചെയ്യുന്നതിനും തയ്യാറാവണം. അങ്ങനെ വരുമ്പോൾ യഥാർത്ഥ സന്യാസിമാരെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അവര് അല്ലെങ്കിൽ പിന്നെ ഞാൻ ഇവിടെ നിന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? അപ്പൊ എന്നെ ഇവിടെ വിളിച്ചുകൊണ്ട് വന്ന് ഇത് പറയുന്നത് ഇതൊക്കെ പറയിക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ പിന്നെ ഞാനെന്തിനാണ് ഇത് ഇവിടെ വന്ന് പറയുന്നത്? എനിക്ക് അവിടെ പന്മന ഇരുന്ന പോരെ, അവിടെ സ്വസ്ഥമായിട്ടിരിക്കാം. അപ്പോൾ മറ്റൊന്ന്, ഇത് ഞാൻ പറഞ്ഞില്ലെങ്കിൽ പിന്നെ ആരാ പറയുന്നു? സാധാരണഗതിയിൽ ആരും പറയാൻ ധൈര്യപ്പെടുത്തുന്നു. അതുകൊണ്ട് ഇത് പറഞ്ഞേ തീരൂ, ചിന്തിച്ചേ തീരൂ. അതിൽ ആരും തന്നെ അസ്വസ്ഥരാകരുത്. പിന്നെ ഒരു കാര്യമുണ്ട്, ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് വേണമെങ്കിൽ പുസ്തകത്തിൽ നിന്ന് മാറ്റിക്കോളാം, അതിനെനിക്ക് യാതൊരു വിരോധമില്ല. പക്ഷെ നിങ്ങളുടെ മനസ്സിൽ നിന്ന് ഇത് മാറത്തില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അതാർക്കും മാറ്റാനൊക്കത്തില്ല. അതുകൊണ്ട് അങ്ങനെ ഒരു ആത്മവിമർശനം എന്നുള്ളത് എനിക്ക് ഇതൊക്കെ സ്വീകരിക്കുക. അങ്ങനെ ഒരിക്കലും നമ്മൾ പൂജിക്കണം, ആരാധിക്കണം. ആരെ? നമ്മൾ ഗുരുക്കന്മാരെ പൂജിക്കണം, ആരാധിക്കണം, ബഹുമാനിക്കണം. അതിനൊന്നും ഒരിക്കലും ഞാൻ എതിരല്ല. മഹത്തുക്കളെല്ലാം നമ്മൾ ആരാധിക്കും. പക്ഷെ ഒരിക്കലും നമ്മൾ ആരാധ്യരാണ് പൂജ്യരാണെന്നുള്ള വിചാരം അത് കൊണ്ടു നടക്കരുത്. അതിനോട് എനിക്ക് യോജിപ്പില്ല. നിങ്ങളാരെങ്കിലും സ്വയം കരുതുകയാണ് ഞാൻ ആരാധ്യനാണെന്ന് കരുതുന്നെങ്കിൽ എന്തിനാ പിന്നെ നിങ്ങൾ മറ്റുള്ളവരെ ആരാധിക്കാൻ പോകും? എന്റെ ആവശ്യമില്ലല്ലോ. നമ്മൾ തന്നെ, ഞാൻ തന്നെ ആരാധ്യനാണെങ്കിൽ പിന്നെ ഞാൻ വേറെ ആരെയും ആരാധിക്കേണ്ട കാര്യമില്ല. അപ്പൊ നമ്മൾ മറ്റുള്ളവരെയൊക്കെ ആരാധിക്കുന്നുണ്ട്. അപ്പൊ ആരാധ്യരായ മനുഷ്യർ നമുക്ക് വേറെയുണ്ട്, അവരാരാധിക്കുക. അതിന്റെ ആവശ്യമേ ഉള്ളൂ. സ്വയം ആരാധിക്കേണ്ട കാര്യമില്ല. അപ്പൊ അതിനോട് ഒന്നും എനിക്ക് യോജിക്കാൻ കഴിയത്തില്ല. അത് ഇനിയും പറഞ്ഞുകൊണ്ടേയിരിക്കും. കാരണം അത് ആവശ്യമാണ്. ഒരു ആത്മപരിശോധന ഏത് സമയം ആവശ്യമാണ്. ആ നിലയ്ക്ക് ഇതിനൊന്നും ഒരിക്കലും ഏതെങ്കിലും എന്റെ മനസ്സിൽ ഒരു വ്യക്തിയുമില്ല. അതേസമയം ഞാൻ ഇന്നുവരെ കണ്ടിട്ടുള്ള എല്ലാ വ്യക്തികളും എന്റെ മനസ്സിലുണ്ട് താനും. അതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു വ്യക്തിയെ പരാമർശിച്ചുകൊണ്ടല്ല പറയുന്നു. ഒരു ആദർശത്തെ, സന്യാസം അല്ലെങ്കിൽ ബ്രഹ്മചര്യം, ആത്മീയം തുടങ്ങിയ ആദർശങ്ങളെ മനസ്സിൽ കണ്ടുകൊണ്ട് അതിനെ വസ്തുനിഷ്ഠമായി വിലയിരുത്തുകയാണ്. അത് അസ്വസ്ഥം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ എന്താ അഗ്നി എന്ന് പറയുന്നത്? അതിൽ തൊട്ടാ പൊള്ളും. അഗ്നി തൊടുകയും ചെയ്യണം, അത് പൊള്ളുകയും ചെയ്യണമെന്ന് പറഞ്ഞാൽ പറ്റൂ? അതുപോലെയാണിത്. അതാണ് ആദ്യം പറഞ്ഞത്. എന്താണ് അപ്രിയസ്യ തഥ്യസ്യ വക്ത ശ്രോതാദി ദുർലഭ. അപ്രിയമായ സത്യത്തെ പറയുന്നവനും കേൾക്കുന്നവനും ദുർലഭമാണ്. എനിക്ക് മറിച്ച് വേണമെങ്കിലും ഇതൊന്നും പറയാതിരിക്കും. ഒരു കാര്യം മാത്രം പറഞ്ഞാൽ മതി. എന്താണ്? എല്ലാം പരബ്രഹ്മം തന്നെ, എല്ലാം സച്ചിദാനന്ദ സ്വരൂപം തന്നെ. ഇത് തന്നെ ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അതിലെന്താ ഉള്ളത്? നമുക്ക് നമ്മളെക്കുറിച്ചും പറയേണ്ടി വരും. പരമാർത്ഥം അങ്ങനെ ഇരിക്കുന്നു, സച്ചിദാനന്ദ സ്വരൂപമായിരിക്കുന്നു. പക്ഷെ നമ്മുടെ അനുഭവം സച്ചിദാനന്ദ സ്വരൂപമെന്നാണ്. ആരുടെയും അനുഭവം അങ്ങനെയല്ല. അവരുടെ അനുഭവത്തിൽ എല്ലാം ഉണ്ട്. സത്വമുണ്ട്, അസത്വമുണ്ട്, ആനന്ദമുണ്ട്, ദുഃഖമുണ്ട്, ഇതെല്ലാം ഉണ്ട്. അപ്പം നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ എന്തുകൊണ്ടിതെല്ലാം ഇങ്ങനെ വന്നു ഭവിച്ചു, സച്ചിദാനന്ദം ഇങ്ങനെയായി, അപ്പോൾ നമുക്ക് എല്ലാത്തിനെ കുറിച്ചും ചർച്ച ചെയ്യേണ്ടി വരും. അസത്തിനെ കുറിച്ചും ദുഃഖത്തെക്കുറിച്ചും എല്ലാം ചർച്ച ചെയ്യേണ്ടി വരും. അതുകൊണ്ട് ആധ്യാത്മികം എന്ന് പറയുന്നത് നമുക്ക് ഏതെങ്കിലും മുഖം മൂടികൾ അണിയാനുള്ള ഒന്നല്ല. ഇതെല്ലാം തുറന്ന് ചിന്തിച്ച് പരിഹരിക്കേണ്ടതിനെല്ലാം പരിഹരിക്കേണ്ട ഒന്നാണ്. ആ രീതിയിൽ എന്താണ് ഭഗവാൻ പറഞ്ഞ രീതി, മഹാത്മാക്കളോടും ഈശ്വരനോടും ഉള്ള എല്ലാ ശ്രദ്ധയും ഭക്തിയും നിലനിർത്തിക്കൊണ്ട് തന്നെ നമ്മളെക്കുറിച്ച് തുറന്ന് ചിന്തിക്കണം. അങ്ങനെ തുറന്ന് ചിന്തിക്കുന്നതാണ് അമായാവിത്വം എന്ന് പറയുന്നത്. നമ്മളെക്കുറിച്ച് നമ്മൾ തുറന്ന് ചിന്തിക്കുക. മറ്റുള്ളവരെ നന്നാക്കുന്നതോ മറ്റുള്ളവരുടെ പോരായ്മകൾ കണ്ടുപിടിച്ച് അവരെ ബോധ്യപ്പെടുത്തുന്നതോ അല്ല. ആ മായാവിത്വം ഉള്ളിൽ ശീലിച്ചുകൊണ്ട് മറ്റുള്ളവരുടെ ഇടപെടുമ്പോൾ ലോകമര്യാദയനുസരിച്ച് സാമാന്യ ബുദ്ധി അനുസരിച്ച് അത് നമ്മൾ ഇടപെടുക. അതിപ്പോൾ ഒരാൾക്ക് പറഞ്ഞുതരാൻ പറ്റില്ല, നിങ്ങൾ മറ്റൊരാളോട് ഇങ്ങനെ ഇടപെടണം ഇങ്ങനെ, അത് പറയാൻ പറ്റത്തില്ല. മറ്റുള്ളവർക്ക് അനിഷ്ടം തോന്നാത്ത രീതിയിൽ, അവർക്ക് സന്തോഷവും സമാധാനവും ഉണ്ടാക്കത്തക്ക രീതിയിൽ ലോക വ്യവഹാരത്തിൽ ഏർപ്പെടുക എന്ന് പറയുന്നത് ഒരു സാമാന്യ മര്യാദ തന്നെയാണ്. അമായാവിത്വം എന്ന് പറയുന്ന ഇതാണ്. നമ്മെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ആത്മവഞ്ചന പാടില്ല, അതില്ലാതെ നമ്മളെക്കുറിച്ച് ചിന്തിക്കുക. അതിപ്പം മറ്റുള്ളവരുടെ അടുത്ത് നമ്മൾ വിളിച്ച് പറയണമെന്നുമില്ല, നമ്മൾ നമ്മളെ മനസ്സിലാക്കാൻ വേണ്ടി, നമ്മൾ നമ്മളെ മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഇതെല്ലാം ചിന്തിക്കുന്നത്. അല്ലാതെ നമ്മളിപ്പോൾ ഞാൻ ഇന്നാരാണെന്ന് ഒരു തരത്തിലും നമ്മുടെ നന്മയോ തിന്മയോ മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തേണ്ട യാതൊരു ആവശ്യവും നമുക്കില്ല. എന്നിൽ എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ അത് മറ്റുള്ളവരെ എനിക്ക് ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമില്ല. ഞാൻ എന്തെങ്കിലും ഉറക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എന്നെ മറ്റുള്ളവർക്ക് ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടല്ല, ഇങ്ങനെയാണ് ചിന്തിക്കേണ്ടത് എന്ന് നിങ്ങളെ മനസ്സിലാക്കാൻ വേണ്ടി മാത്രം പറഞ്ഞാണ്. അതുകൊണ്ട് ആ അമായാവിത്വം അങ്ങനെ മനസ്സിലാക്കുക. എന്തായാലും ഇടയ്ക്കിടയ്ക്ക് ചോദ്യം ചോദിക്കുന്നത് നല്ലതാണ്. കാരണം എന്നാലും എനിക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കുറച്ചുകൂടി പറയാൻ പറ്റും. ഒരവസരം തരികയാണ്. ചോദ്യമില്ലാതിരിക്കുമ്പോൾ വളരെ ശുഷ്കമായിക്കും ചർച്ച. അപ്പം ഞാനിങ്ങനെയുള്ള കാര്യങ്ങൾ കൂടുതൽ ചർച്ച ചെയ്തിട്ടുള്ളതല്ല എനിക്കൊന്ന് ഈ ചോദ്യങ്ങളിൽ നിന്നാണ്. ഒരു ചോദ്യവും പോരാത്ത പല കാര്യങ്ങളും ഒന്നുകൂടി ചിന്തിച്ച് പറയാൻ പറ്റും. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ചോദ്യം വരുന്നില്ലെങ്കിൽ എന്തെങ്കിലും മനപ്പൂർവ്വം എഴുതി ഇവിടെ വെച്ചു കഴിഞ്ഞാൽ നല്ലതാണ്. ചിലർക്ക് അങ്ങനെ അഭിപ്രായമുണ്ട്, ചോദ്യം വഴിതിരിഞ്ഞു പോകുന്നു. എനിക്കങ്ങനെ തോന്നിയിട്ടില്ല. കാരണം ചോദ്യം എന്ന് പറയുന്നത് എപ്പോഴും എന്താണ്, അത് ആധ്യാത്മിക ഭാവങ്ങളിൽ തന്നെ നമ്മൾ ചിന്തിക്കാത്ത ഭാവങ്ങളിലേക്ക് നമ്മൾ ചിന്തിക്കാൻ പ്രേരിപ്പിക്കുക. അതുകൊണ്ട് എല്ലാ ചോദ്യങ്ങളും അർത്ഥവത്താണ്. ഒരു ചോദ്യവും മോശമാണെന്ന് ഞാൻ കരുതുന്നില്ല. അതുകൊണ്ട് നമ്മൾ പല കാര്യങ്ങളും തുറന്ന് ചിന്തിച്ചിട്ടുണ്ട്. മനസ്സ് തുറന്ന് ചിന്തിക്കാൻ അതൊക്കെ സഹായകമാണ്. ഇവിടെ പറയുന്നു, യഥോക്തം ഭാഷ്യത്തിൽ കായികം വാചികം മാനസഞ്ച തപഃ തപ്തം നരേഹി സത്വാദിഗുണഭേദേന കഥം ത്രിവിധം ഭവതി എത്തിച്ചതേ. ഇവിടെ തൊട്ടു മുമ്പ് പറഞ്ഞത് കായികവും വാചികവും മാനസികവുമായിട്ടുള്ള തപസ്സിനെ കുറിച്ചാണ്. മനുഷ്യരങ്ങനെ തപസ് ചെയ്തു എന്ന് പറഞ്ഞു. അത് ഇനി അത് സത്വൻ രജസ് തമസ് എന്നിങ്ങനെ മൂന്ന് തരത്തിൽ എങ്ങനെയാകും? അതാണ് അടുത്ത് പറയുന്നത്. അതാണ് യഥോക്തം കായികം വാചികം മാനസഞ്ച തപഹത്വ. അർജുനൻ ഇതിലൂടെ ചോദ്യം ചോദിക്കുന്ന ശ്രദ്ധയെക്കുറിച്ചാണ്. അവന്റെ നിഷ്ഠ എന്താണ്? ശാസ്ത്രവിധി രചിച്ചിട്ട് ശ്രദ്ധയോടുകൂടി കർമ്മം ചെയ്യുന്നവന്റെ നിഷ്ഠ എന്ത്? സാത്വികമോ രാജസമോ താമസമോ? അപ്പൊ അവിടെ തപസ്സിനെ കുറിച്ച് പറയുമ്പോൾ അതിന്റെ സാത്വിക രാജസ താമസ ഭാവങ്ങളെ കുറിച്ച് പറയുന്നതിന് മുമ്പ് അർജുനൻ മനസ്സിലാക്കുന്നതിന് വേണ്ടി ആ തപസ്സിനെ തന്നെ മൂന്നായി വേർതിരിച്ച് ആ മൂന്ന് തരത്തിലുള്ള തപസ്സിൽ ഇനി സാത്വിക രാജസ താമസ ഭാവങ്ങളെ കുറിച്ച് പറയുകയാണ്. അപ്പൊ ഈ അധ്യായത്തിനും കൂടുതലും ചർച്ച ചെയ്യുന്നത് ആഹാരം തപസ് തുടങ്ങിയ കാര്യങ്ങളുടെ സാത്വിക രാജസ താമസ ഭാവങ്ങളെ കുറിച്ചാണ്. അവിടെ ഒരു കാര്യം നമ്മൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം, ഈ അധ്യായത്തിന് പേര് കൊടുത്തിരിക്കുന്നത് ശ്രദ്ധാത്രയ വിഭാഗം എന്നാണ്. ശ്രദ്ധാത്രയത്തെ കുറിച്ച് ചർച്ച ചെയ്യുന്നു എന്നാണ്. അപ്പൊ ശ്രദ്ധ എന്ന് പറയുന്നതിന്റെ അവിടുത്തെ വാച്യാർത്ഥത്തെ എടുക്കരുത്. എടുത്തു കഴിഞ്ഞാൽ ഇവിടെ ശ്രദ്ധ എന്ന് പറയുന്നതിനെ കുറിച്ച് ഈ അധ്യായത്തിൽ വളരെ കുറച്ച് ചർച്ച ചെയ്യുന്നു. പ്രധാനമായും ചർച്ച ചെയ്യുന്നത് ആഹാരാദി കാര്യങ്ങളുടെ സാത്വിക രാജസ താമസ ഭാവങ്ങളെ കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. അപ്പൊ ചിലർ ചോദിക്കും അതിലൊന്നും ശ്രദ്ധയില്ലേ എന്ന് ചോദിക്കും. ശ്രദ്ധ ഈ അധ്യായത്തിൽ മാത്രമല്ല, ഈ ഗീതയിലെ 18 അധ്യായങ്ങളിലും ചർച്ച ചെയ്യുന്നതിന് മുഴുവൻ ഒരു വിഷയമാണ് ശ്രദ്ധ. അത് മറ്റൊരു കാര്യം. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഗീതയ്ക്ക് ഒരു പേര് കൊടുത്താൽ മതി, ശ്രദ്ധ അധ്യായം. പറഞ്ഞതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ശ്രദ്ധയാണ്. പക്ഷെ ഇവിടെ ശ്രദ്ധയെന്ന് പറയുന്നതിനെ പ്രത്യേകിച്ച് പറഞ്ഞതിന് ശേഷം വീണ്ടും വിഷയത്തിലേക്ക് വരുന്നത് ഇതിന്റെ എല്ലാം സാത്വിക രാജസ താമസഭാവങ്ങളെ കുറിച്ചാണ്. അപ്പൊ അതുകൊണ്ട് ഒരു അധ്യായത്തിന്റെ ഉള്ളടക്കം അതിന്റെ പേരിനനുസരിച്ചാണെന്ന് തീരുമാനിച്ചു കളയരുത്. അതുകൊണ്ട് ഇതിന്റെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞ ഓർമ്മയുണ്ടോ എന്നറിയത്തില്ല. അതുകൊണ്ടാണ് തുടക്കത്തിൽ ഞാൻ പറഞ്ഞത് ഗീതയുടെ ഈ അധ്യായങ്ങൾക്ക് പേര് കൊടുത്തത് വ്യാസഭഗവാനല്ല, പിൽക്കാലത്ത് വന്ന ഏതോ ഒരു പണ്ഡിതൻ ഈ അധ്യായങ്ങൾ ഇങ്ങനെ പേര് കൊടുത്ത് തിരിച്ചതാണ്. അതിൽ ചില ഗുണങ്ങളുണ്ട്, ചില പോരായ്മകളുമുണ്ട്. അതിൽ ഒരു പോരായ്മ ഇതാണ്, സ്ഥൂലമായി ചിന്തിക്കുന്നവർ ആ പേര് കണ്ടിട്ട് ഈ പേരിലുള്ള കാര്യങ്ങളാണ് ഇത് പറയുന്നത്, ഇത് മാത്രമാണെന്ന് ധരിച്ചു. അങ്ങനെ ധരിക്കരുത്. ആ പേരിന്റെ സ്ഥൂല അർത്ഥത്തിലുള്ള വിഷയങ്ങളല്ല ഇവിടെ ചർച്ച ചെയ്തു, മറിച്ച് ഈ അധ്യായത്തിൽ പല വിഷയങ്ങളും ചർച്ച ചെയ്യുന്നു. പക്ഷേ ശ്രദ്ധ എന്ന് പറയുന്ന ഒരു പദം ഇവിടെ ആവർത്തിച്ച് വരുന്നതുകൊണ്ടും ശ്രദ്ധ എന്ന് പറയുന്ന ഒരു വിഷയത്തെ വേർതിരിച്ച് പറയുന്നതുകൊണ്ടും ആയിരിക്കാം ഒരു പക്ഷേ ഇതിന് ശ്രദ്ധാത്രയം എന്ന് പേര് കൊടുത്തത്. ഇനി ചില വ്യാഖ്യാതാക്കൾ എന്ത് ചെയ്തിട്ടുണ്ട്? ശ്രദ്ധാത്രയം എന്ന് പേര് കൊടുത്തുകൊണ്ട് ഇവിടെ വരുന്ന ഓരോ കാര്യങ്ങളോടും ചേർത്ത് ശ്രദ്ധ ശ്രദ്ധ എന്ന് പറഞ്ഞ് വ്യാഖ്യാനിക്കുന്നുണ്ട്. തപസ്സിന്റെ ശ്രദ്ധ, ആഹാരത്തിന്റെ ശ്രദ്ധ, ദാനത്തിന്റെ ശ്രദ്ധ എന്നിങ്ങനെ അങ്ങനെ വ്യാഖ്യാനിക്കുന്നുണ്ട്. അത് ഈ പേരിനെ ഇതിൽ വരുത്തി തീർക്കാൻ വേണ്ടിയിട്ട് ചിലർ അങ്ങനെ ധരിച്ച് വ്യാഖ്യാനിക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ ഗീതയുടെ 18 അധ്യായങ്ങളിൽ കൊടുത്തിരിക്കുന്ന പേരും ഈ അധ്യായങ്ങളുമായിട്ട് നേരിട്ട് പലയിടത്തും ബന്ധമൊന്നുമില്ല. അത് ഓരോ അധ്യായത്തിനും കാണാം. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ 15 അധ്യായം പുരുഷോത്തമ യോഗ, അവിടെ ഒരു ശ്ലോകത്തിൽ പറയുന്നുണ്ടാകുന്നത് എന്താണ്? ഉത്തമ പുരുഷസ്തന്യ പരമാത്മീയത്വ പുരുഷോത്തമനെന്ന് പറയുന്നുണ്ട് അവിടെ ഒന്ന് രണ്ട് ഭാഗങ്ങൾ. അതുകൊണ്ട് ആ അധ്യായത്തിന് എന്ത് ചെയ്തു? പുരുഷോത്തമ യോഗം എന്നൊരു പേര് കൊടുത്തു. അതിന്റെ അർത്ഥം അവിടെ പുരുഷോത്തമനെ കുറിച്ച് മാത്രമേ ചർച്ച ചെയ്യുന്നു എന്നുള്ളതല്ല. ആ പേര് വച്ചും കൊണ്ട് ഇതാണ് ആ പേരിൽ പറഞ്ഞിരിക്കുന്നതാണ് ഗീതയുടെ താല്പര്യമെന്ന് ഒരിക്കലും നിർണയിച്ചു കഴിയുന്നുണ്ട്. അത് ഓരോ അധ്യായവും നമ്മൾ അങ്ങനെ എടുത്ത്, പക്ഷെ ചിലടത്ത് ഉദാഹരണം ഭക്തിയോഗം, അവിടെ ഭക്തിയെക്കുറിച്ചാണ് പ്രധാനമായി പരാമർശിക്കുന്നത്. അതുകൊണ്ട് ആ പേരവിടെ ചോദിച്ചത് തന്നെയാണ് വിശ്വരൂപ ദർശന യോഗം. അവിടെ എന്താണ് വിശ്വരൂപത്തെ കുറിച്ചാണ് അവിടെ പ്രധാനമായി ചർച്ച ചെയ്തത്. അവിടെ ആ പേര് യോജിച്ചത് തന്നെയാണ്. അങ്ങനെ പല ഭാഗങ്ങളിലും യോജിച്ച് വരുന്നുണ്ടെങ്കിലും അത് മാത്രമാണ് എന്ന് എല്ലാ അധ്യായങ്ങളിലും പേരിനനുസരിച്ച് നമ്മൾ തീരുമാനിച്ചു കളയുന്നു. അങ്ങനെ തീരുമാനിച്ചതുകൊണ്ട് പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട്, എന്താണ് സ്വാമി പറയുന്ന ഗീതയുടെ താല്പര്യമാണോ എന്നോടൊരാൾ ചോദിച്ചു. എന്താ അങ്ങനെ പറയാൻ കാരണം, കാരണം രണ്ടാം അധ്യായത്തിൽ സാഖ്യയോഗമാണ്, തത്വജ്ഞാനത്തെക്കുറിച്ചാണ് പറയുന്നത്. സ്വാമിയുടെ കർമ്മത്തെക്കുറിച്ച് ഒരുപാട് വിശദീകരിക്കുന്നുണ്ടല്ലോ. ചോദ്യം ഈ പറയുന്ന രീതിയിൽ ന്യായമാണോ? ചോദ്യം അസ്ഥാനത്താണെന്ന് ഞാൻ പറയുന്നില്ല, ചോദ്യം ശരിയല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ മനസ്സിൽ ഇങ്ങനെ ഒരു ധാരണ ഇരിക്കുന്നതുകൊണ്ടാണ് എന്താണ് പേരിനനുസരിച്ചുള്ള കാര്യങ്ങളായിരിക്കും അതിലിരിക്കുന്നത് എന്നുള്ള ഒരു മുൻധാരണ മനസ്സിലിരിക്കുന്നതുകൊണ്ട് ആണ് അങ്ങനെ സംശയിച്ചു പോകുന്നത്. ആ സംശയം അസ്ഥാനത്താണ്. കാരണം എന്തുകൊണ്ട്? ഗീതയിൽ രണ്ടാം അധ്യായത്തിന്റെ പേര് സാഖ്യയോഗം എന്നാണെങ്കിലും ഗീതയിൽ കർമ്മയോഗത്തെക്കുറിച്ചുള്ള പ്രധാനമായ തത്വങ്ങളെല്ലാം ചർച്ച ചെയ്യുന്നത് രണ്ടാം അധ്യായത്തിലാണ്. കർമ്മയോഗത്തെക്കുറിച്ച് ഏറ്റവും പ്രസിദ്ധമായ ശ്ലോകം ഏതാണ്? രാഷ്ട്രീയക്കാർ വരെ പറയുന്ന ഒരു ശ്ലോകം എന്താണ്? മാ കർമ്മഫലഹേതൃഭൂ. എല്ലാവരും പറയുന്നതാണ് കർമ്മം ചെയ്യുക, ഫലം ആഗ്രഹിക്കുന്നു. സർവരും പറയുന്നതാണ്, ഗീത പഠിച്ചിട്ടില്ലാത്തവരും പറയുന്ന കാര്യമാണ്. കർമ്മണ്യവ അധികാരസ്യ മാ ഫലേഷു പദാ. ഇതവിടെയാ വരുന്നത്. കർമ്മയോഗത്തിന്റെ വളരെ പ്രസിദ്ധമായ നിർവചനങ്ങൾ വരുന്ന രണ്ടാം അധ്യായത്തിലാണ്. സമത്വം യോഗ വിച്ഛേദി യോഗ കർമ്മസ് കൗശലം. അങ്ങനെ കർമ്മയോഗത്തെ സംബന്ധിച്ചുള്ള ഏറ്റവും മർമ്മപ്രധാനമായ ആശയങ്ങൾ വരുന്നത് രണ്ടാം അധ്യായത്തിലാണ്. അതുകൊണ്ട് അതേസമയം മൂന്നാം അധ്യായത്തിന്റെ പേര് കൊടുത്തിരിക്കുന്നത് കർമ്മയോഗം എന്നാണ്. ഇത്രയും സൂക്ഷ്മമായിട്ട് കർമ്മയോഗത്തെ അവിടെ നിരൂപണം ചെയ്യുന്നുമില്ല. അത് മനസ്സിലാക്കാതെ അവിടെ കർമ്മയോഗത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്നത് പോരായ്മയല്ലേ എന്ന് ശങ്കിക്കുന്നത്. ഇതിന് കാരണം എന്താണ്? ഈ പേര് കണ്ടിട്ടാണ് എന്താണ് അവിടെ സാഖ്യയോഗം എന്ന് എഴുതിയിരിക്കുന്നത്. സാഖ്യം എന്ന് പറഞ്ഞാൽ തത്വജ്ഞാനമാണെന്ന് ആചാര്യസ്വാമികൾ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. അപ്പൊ ഇത്തരം ഭ്രമങ്ങൾ ഗീതയെ സംബന്ധിച്ചുണ്ടാകുന്നതിന് ഈ പേര് കാരണമാണ്. ഈ പേര് കൊടുത്തിരിക്കുന്നത് എന്നാ പേരുകളെല്ലാം അസംബന്ധമാണെന്ന് എനിക്ക് അഭിപ്രായമില്ല. പലയിടത്തും അത് യോജിക്കുന്നുണ്ട്, പക്ഷെ പലയിടത്തും അത് ഇത്തരം തെറ്റിദ്ധാരണകൾ മനുഷ്യനുണ്ടാക്കുന്നുമുണ്ട്. അർജുന വിഷാദയോഗം യോജിച്ച പേരാണ്. കാരണം അർജുനന്റെ വിഷാദമാണ് അവിടെ മുഖ്യമായ വിഷയം. അവിടെ ഒന്നും തർക്കമില്ല. പക്ഷെ ചില സ്ഥലങ്ങളിൽ വരുമ്പോൾ അവിടെ നമുക്ക് ആശയക്കുഴപ്പത്തെ ഉണ്ടാക്കുന്നു ചില ഭാഗങ്ങളിൽ. അതുകൊണ്ട് തന്നെ മഹാഭാരതം എടുത്ത് നോക്കുക, ഗീതയിൽ ഓരോ അധ്യായത്തിനും താഴെ ഇതേപോലെയുള്ള പേരുകൾ ഇതുപോലെ തുറന്നിട്ടില്ല. മറ്റു വ്യാഖ്യാതാക്കളും ഈ പേരുകളെല്ലാം ഇതുപോലെ സ്വീകരിച്ചിട്ടില്ല. കാരണം അതാണ്, ഒന്നും കുറ്റമറ്റതല്ല, ചിലയിടത്തൊക്കെ അത് യോജിക്കുന്നു. അതുകൊണ്ട് പേര് വച്ചിട്ട് എല്ലായിടത്തും വിഷയങ്ങളെ തീരുമാനിച്ചിട്ടില്ല. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള പോരായ്മകൾ നമുക്ക് തോന്നും. അങ്ങനെ ഉള്ളിടത്തെല്ലാം നമ്മുടെ ഈ ചർച്ചകളെ വീണ്ടും വീണ്ടും അത് ചിന്തിക്കുക, ഇവിടെ നമ്മൾ ചെയ്യുന്നത് വാസ്തവത്തിൽ ഗീതയെക്കുറിച്ചുള്ള ഒരു ചർച്ചയാണ്, മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യമാണ്. ഇവിടെ ശങ്കര ഭാഷയും വായിച്ച് ചർച്ച ചെയ്യുന്നുണ്ട്. പല ഭാഷയങ്ങളുള്ളതിൽ ശങ്കരഭാഷ്യത്തെ തന്നെ തിരഞ്ഞെടുക്കാൻ കാരണം, ഒരു പ്രധാന കാരണം, ഈ എല്ലാ വ്യാഖ്യാതാക്കളും ശങ്കരഭാഷ്യത്തെ പിന്തുടർന്നാണ് വ്യാഖ്യാനിച്ചിരിക്കുന്നത്. കൂടുതൽ വിശദീകരണം, ഏറ്റവും കൂടുതൽ വിശദീകരണം വന്നിട്ടുള്ളതും ശങ്കരഭാഷ്യത്തിനാണ്. ശങ്കരഭാഷ്യത്തെക്കാൾ കൂടുതൽ വിശദീകരിച്ചിട്ടുള്ളത് മാധവന സരസ്വതിയാണ്. രാമാനുജനും മാധവനൊന്നും ഇത്രയും വിശദമായി വ്യാഖ്യാനിച്ചിട്ടില്ല ഗീതയെ. പക്ഷെ മാധവന സരസ്വതിയും മിക്കവാറും ശങ്കരഭാഷ്യത്തെ പിന്തുടർന്നുള്ള ഒരു വ്യാഖ്യാനമാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് എപ്പോഴും ആശ്രയിക്കാമെന്നുള്ളത് ഗീതയുടെ അർത്ഥത്തെ മനസ്സിലാക്കുന്നതിന് ശങ്കരഭാഷ്യം തന്നെയാണ്. മറ്റു പലരും ശ്രീധരാചാര്യർ, നീലകണ്ഠാചാര്യർ, അങ്ങനെയൊക്കെ ഉള്ളൊരു കുറച്ച് വിപുലമായി വ്യാഖ്യാനിച്ചിട്ടുണ്ടെങ്കിലും അത് ശങ്കരഭാഷ്യത്തെ പിന്തുടർന്നാണ്. അതുകൊണ്ട് എന്തുകൊണ്ടും സ്വീകാര്യമായി നമുക്ക് ചർച്ചയ്ക്ക് എടുക്കാമെന്നുള്ളത് ശങ്കരഭാഷ്യം തന്നെയാണ്. അതേസമയം ഗീതയുടെ പല ശ്ലോകങ്ങളും പല സന്ദർഭങ്ങളും ശങ്കരാചാര്യർ വ്യാഖ്യാനിച്ചിട്ടുള്ളതിനും ഭംഗിയായി മറ്റുള്ളവർ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. അങ്ങനെ വരുന്ന സന്ദർഭങ്ങളിൽ മുഖ്യ ആശയമായിട്ട് നമ്മൾ അതിനെ തന്നെ സ്വീകരിക്കും. ആ ഒരു രീതിയിലാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ പ്രധാനമായിട്ടും പദാർത്ഥം, അന്യം, ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കുന്നത് ശങ്കരഭാഷ്യത്തിലൂടെയാണ്. അദ്വൈതത്തെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുന്നു അതിലൂടെ. പക്ഷേ മറ്റു പല ഭാഗങ്ങളിലും, കാരണം കഴിഞ്ഞ ഇതിന്റെ മുമ്പത്തെ ശ്ലോകം തന്നെ, 15-ാമത്തെ ശ്ലോകം തന്നെ ഞാനിവിടെ വിശദീകരിച്ചത് ശങ്കരഭാഷ്യം അനുസരിച്ചല്ല, പക്ഷെ വായിച്ചത് ശങ്കരഭാഷ്യമാണ്. കാരണം അത് പോരായെന്ന് തോന്നി. മറ്റു വ്യാഖ്യാതാക്കൾ അതിനും നല്ല രീതി പറയുന്നുണ്ട്, അപ്പോൾ അത് സ്വീകരിക്കാം എന്ന് തോന്നി. അങ്ങനെയുള്ളൊരു സ്വാതന്ത്ര്യം ഇതിന് ഉടനീളം എടുത്തിട്ടുണ്ട്. ഇവിടെ ശങ്കര ഭാഷ്യത്തെ വായിച്ച് വ്യാഖ്യാനിക്കുന്നതുകൊണ്ട് ഇത് ശങ്കരഭാഷ്യത്തിന്റെ ഒരു വ്യാഖ്യാനമാണെന്ന് ആരും ധരിച്ചാലേ. അതുകൊണ്ടെന്നാൽ അത് മാത്രമല്ല എന്നുള്ള ഒരു ധാരണയും മനസ്സിൽ വേണം. അങ്ങനെ വന്നു കഴിഞ്ഞാലും ഇതിന് പോരായ്മകളും മറ്റുള്ളവർക്ക് തോന്നും. അതെല്ലാം ഇതിന് ശ്രദ്ധിച്ചിരിക്കേണ്ട കാര്യങ്ങളാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം എല്ലാവരോടും തുല്യഭക്തിയാണ്. പ്രത്യേകിച്ച് ആരോടും തലയ്ക്ക് പിടിച്ച ഭക്തിയൊന്നും എനിക്കില്ല. അപ്പം നല്ലതാര് പറയുന്നു അത് സ്വീകരിക്കുക, എന്നുവെച്ചാൽ നല്ലത് പറയുന്നത് എന്ന് നമുക്ക് തോന്നുന്നു അത് സ്വീകരിക്കുക, അതാരിൽ നിന്നായാലും ശരി. അവർ പിന്നെ ഏത് സിദ്ധാന്തിയാണെന്നുള്ള നോട്ടമൊന്നുമില്ല. നമ്മുടെ ഉദ്ദേശം എന്താണോ, ഭഗവാൻ എന്താണ് പറഞ്ഞത് കഴിയുന്നത്ര മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഭഗവാൻ പറഞ്ഞ എന്നെ അതുപോലെ മനസ്സിലാക്കുന്നതിനുള്ള ശേഷി നമുക്കില്ല. പക്ഷേ ഭഗവാൻ എന്ത് പറഞ്ഞോ കഴിയുന്നത്ര മനസ്സിലാകും, അതാണ്. അതിന് എവിടെ നിന്ന് എന്ത് സ്വീകരിക്കാമോ അത് എല്ലാം സ്വീകരിക്കുക. അത് നമ്മൾ മുഖ്യമായിട്ടും പ്രാചീനന്മാരായ ആചാര്യന്മാരെ സ്വീകരിക്കുന്നു. നമ്മുടെ സംസ്കാരമനുസരിച്ച് നമ്മളത് ഉൾക്കൊള്ളുന്നു, അത്രയേ ഉള്ളൂ. ഒരാള് പൂർണ്ണമായും തെറ്റ്, വേറൊരാള് പൂർണ്ണമായും ശരി എന്നൊരു നിലപാടില്ല. കൂടുതൽ കൂടുതൽ ശരി ഏതെന്ന് നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക. അങ്ങനെയുള്ള ഒരു എളിയ യത്നം എന്ന് വേണമെങ്കിൽ പറയാം. അത് മാത്രമായിട്ട് നമ്മളിതിനെ എടുത്താണ്. അതുകൊണ്ട് മൊത്തത്തിൽ ഇതിനെ ആ രീതിയിൽ വേണം കാണും. അതുകൊണ്ട് ശ്രദ്ധാത്രയം എന്ന് പറയുന്നത് പേര് വെച്ചതിന് അളക്കരുത്. ഇതിനകത്ത് പല വിഷയങ്ങളും പറയുന്നുണ്ട്, അതിനോടെല്ലാം നമുക്ക് ശ്രദ്ധയെ യോജിപ്പിക്കാം. എന്നാലും ആ ഓരോ വിഷയങ്ങളും തനിമയുള്ളതാണ്, സ്വാതന്ത്ര്യമുള്ളതാണ്. തപസ് ഒരു പ്രത്യേക വിഷയമാണ്, അത് ശ്രദ്ധ കൂടി ചേരുന്നത് മറ്റൊരു കാര്യം. ആ തപസ്സിനെ കുറിച്ച് കായികവും വാചികവും മാനസികവുമായിട്ടുള്ള ഭേദം പറഞ്ഞതിന് ശേഷം പിന്നെ സത്വം രജസ് തമസ് എന്നുള്ള ഭേദത്തെക്കുറിച്ച് പറയുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. ശ്രദ്ധയ ആസ്തിക്യ ബുദ്ധ്യ, ശ്രദ്ധയുടെ പ്രസിദ്ധമായ വ്യാഖ്യാനം അതാണ് ആസ്തിക്യ ബുദ്ധി. പരയ പ്രതിഷ്ഠയ, പ്രതിഷ്ഠമായ ആസ്തിക്യ ബുദ്ധിയോടുകൂടി തപ്തം അനുഷ്ഠിതം, പരമമായ ആസ്തിക്യ ബുദ്ധിയോടുകൂടി അനുഷ്ഠിച്ചതായ തപസ്. ഏത് തപസ്സിനും മുഖ്യം ശ്രദ്ധയാണ്. ചെയ്യുന്നവന് ചെയ്യുന്നതിനെ കുറിച്ചുള്ള ശ്രദ്ധ വേണം. അത് സത്യമാണോ, ഇത് ഫലവത്താണോ, ഇത് ചെയ്തു കഴിഞ്ഞാൽ എനിക്കിതുകൊണ്ട് ഫലമുണ്ടാകും എന്നുള്ള ആ ദൃഢമായ വിശ്വാസം, അതാണ് ആസ്തിക്യ ബുദ്ധി. പല കാര്യങ്ങളും നമ്മൾ ചെയ്യുമ്പോൾ നമുക്കതിൽ സംശയം തോന്നുന്നു, ഇത് പ്രയോജനമുള്ളതാണോ. ഉദാഹരണം സത്സംഗം തന്നെ, ഇതുകൊണ്ട് എന്തെങ്കിലും പ്രയോജനം ഉണ്ടാകുമോ എന്നുള്ള സംശയത്തോടുകൂടി ഇത് ശ്രവിക്കുന്നവരുണ്ട്. വാസ്തവത്തിൽ ഈ സമയം കൂടി നമ്മളിരുന്ന് ജപിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ കൂടുതൽ നല്ലത്. ഈ സമയം കൂടി നമ്മളിരുന്ന് ധ്യാനിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ കൂടുതൽ പ്രയോജനം ചെയ്യുന്നത് എന്ന് ചിന്തിക്കാം. അപ്പോൾ അത് സാത്വികമായ ശ്രവണമല്ല. സാത്വികമായ ശ്രവണത്തിന് എന്ത് വേണം? അതിനുള്ള ശ്രദ്ധയോടുകൂടി തന്നെ ചെയ്യണം, എന്നാലേ അത് സാത്വികമായ ശ്രവണമാകും. അതൊരു തപസ് തന്നെയാണ്. മറ്റ് പല കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ സ്വാതന്ത്ര്യമുണ്ടെന്നിരിക്കെ കുറച്ച് സമയം നമ്മൾ സത്സംഗത്തിന് വന്നിരിക്കുക എന്ന് പറയുന്നൊരു തപസ്സാണ്. അതേസമയം റൂൾ അനുസരിച്ചാണ് വന്നിരിക്കുന്നതെങ്കിൽ അത് തപസ്സാകത്തില്ല. ഇത്ര മണിക്കൂർ ഇവിടെ നമ്മൾ ലളിതാസഹസ്രനാമം ജപിക്കും പോലെ, ഇത്ര മണിക്കൂർ ഇവിടെ സത്സംഗത്തിന് വന്നിരുന്നില്ലെങ്കിൽ രാവിലെ കഞ്ഞി കിട്ടുകയില്ലെന്നറിഞ്ഞാൽ വന്നിരിക്കും. അതൊരിക്കലും തപസ്സാകത്തില്ല. കാരണം അത് ചെയ്തില്ലെങ്കിൽ ശിക്ഷ കിട്ടും, വൈകുന്നേരത്തെ ക്ലാസ്സിനാളിരിക്കുന്നത് പോലെ. ഇരുന്നില്ലെങ്കിൽ കുഴപ്പമാണ്, അപ്പം ഇരുന്നേ പറ്റൂ, ഫുൾ അറ്റൻഡൻസും കാണും. അത് നല്ലതാണ്, ഡിസിപ്ലിൻ എന്നുള്ള നിലയ്ക്ക് അത് നല്ലതാണ്. പക്ഷെ ശ്രദ്ധയെന്ന് പറയാൻ പറ്റത്തില്ല. ആശ്രമത്തിൽ അത്തരം ഡിസിപ്ലിനൊക്കെ ആവശ്യമാണ്, അല്ലെങ്കിൽ പിന്നെ ഓരോരുത്തരും അവരവരെ ഇഷ്ടത്തിനൊക്കെ പ്രവർത്തിക്കും. പക്ഷെ അവിടെ ശ്രദ്ധയില്ല. അങ്ങനെ ഞാൻ എല്ലാവരും ഇവിടെ ആവശ്യപ്പെടുകയാണ്, നാളെ വരെ ഞാൻ ക്ലാസ് എടുക്കണമെങ്കിൽ എല്ലാവരും ഇവിടെ വന്നിരിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിർബന്ധമായി പറഞ്ഞു കഴിഞ്ഞാൽ, ചിലപ്പോൾ ആശ്രമാധികാരികൾ എല്ലാവരും ഇവിടെ കൊണ്ടുവന്ന് ബലമായിട്ട് ഇരുത്തും. ചിലപ്പോൾ അല്ലെങ്കിൽ ചിലപ്പോൾ അത് അങ്ങനെ ഒഴിഞ്ഞ് പോട്ടെന്ന് വിചാരിച്ചെന്ന് വരാം, എന്തെങ്കിലും ഒന്ന് സംഭവിക്കും. പക്ഷെ അങ്ങനെ ഒന്ന് ഇരുന്നു കഴിഞ്ഞാൽ അത് തപസ്സാകത്തില്ല. ചിലർ ചിന്തിക്കുകയാണ് ഇവിടെ നടക്കുന്ന എല്ലാ കാര്യങ്ങളും സ്വാമി അറിയുന്നുണ്ടപ്പോൾ. അവിടെ ശ്രദ്ധ വരത്തില്ല. തപസ്സെന്ന് പറയാൻ പറ്റത്തില്ല. പേടിച്ചാരെങ്കിലും ഇവിടെ വന്ന് സത്സംഗം ശ്രമിച്ചു കഴിഞ്ഞാൽ അതൊരിക്കലും തപസ്സാകത്തില്ല. ശ്രദ്ധ വേണം. താൻ ചെയ്യുന്നത് ഫലവത്താണ്, പ്രയോജനമുള്ളതാണ് എന്നുള്ള ആ ദൃഢമായ, അതാണ് ആസ്തിക്യ ബുദ്ധിയ. നമ്മളത് ചെയ്തു കഴിഞ്ഞാൽ, അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ ഒരു തപസ് പ്രകടനം ത്രിവിധം ത്രിപ്രകാരം. മൂന്ന് തരത്തിൽ ത്രിയധിഷ്ഠാനം, ഈ മൂന്ന് തരത്തിലുള്ള കാര്യങ്ങൾ, അതായത് കായികവും വാചികവും മാനസികവുമായിട്ടുള്ള നമ്മുടെ അനുഷ്ഠാനങ്ങൾ, എല്ലാ അനുഷ്ഠാനങ്ങളും എടുക്കാം തപസ്. ശ്രദ്ധയോടുകൂടി ഇത് ഫലവത്താണ് എന്നുള്ള രീതിയിൽ നരൈഹി അനുഷ്ഠാതൃഭി അനുഷ്ഠാതാക്കൾ അത് ചെയ്യുന്നു. ഫലാകാംക്ഷിഭി ഫലാകാംക്ഷരഹിതേഹി അഫലാകാംക്ഷിഭി എന്ന് പറഞ്ഞു. അഫലാകാംക്ഷിഭി ഫലാകാംക്ഷയില്ലാതെ തപസ്സിന് ഫലാകാംക്ഷ, അതൊക്കെ നമ്മൾ ചർച്ച ചെയ്തതാണ്. സമാഹിതൈഹി വളരെ ഏകാഗ്രതയോടുകൂടി നമ്മൾ നിയമത്തിന് വിധേയമായി വന്നിരിക്കുകയാണെങ്കിൽ നമുക്കിവിടെ ഏകാഗ്രത കാണത്തില്ല. ഇതൊന്ന് തീർന്നു കിട്ടിയാൽ മതിയെന്നുള്ള വിചാരത്തിലായിരിക്കും ഇരിക്കുന്നത്. മനസ്സസ്വസ്ഥമായിരിക്കും, ശരീരമസ്വസ്ഥമായിരിക്കും. പക്ഷെ താല്പര്യമുണ്ടെങ്കിൽ അങ്ങനെയല്ല. ശരീരത്തിനും മനസ്സിനും അസ്വസ്ഥത ഉണ്ടെങ്കിലും എന്ത് ചെയ്യും നമ്മളതിൽ? മനസ്സുകൊണ്ട് അതിന് മുഴുവൻ ശ്രമിക്കും. അത്രയൊരു ശ്രമം നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാവും. മറ്റതങ്ങനെയല്ല, മനസ്സുകൊണ്ട് അതിനെ എതിർത്തുകൊണ്ടിരിക്കും, മനസ്സുകൊണ്ട് അതിനെ തിരസ്കരിച്ചുകൊണ്ടിരിക്കും. ഇഷ്ടമില്ലാതെയാണ് ഇരിക്കുന്നതെങ്കിൽ മറ്റത് ശരീരവും മനസ്സും പ്രതികൂലമാണെങ്കിലും ശരി, അതിന് മനസ്സ് ഉൾക്കൊള്ളാൻ ശ്രമിക്കും. അതാണ് തപസ്. ഫലാകാംക്ഷ രഹിതേഹി സമാഹിതേഹി ഈദൃശം തവ തത്സാത്വികം. സാത്വികമാണ് സത്വനിർവൃത്തം. സാത്വികമായ തപസ്സിനെ കുറിച്ച് പറയുക. പരിചക്ഷതെ കഥയന്തി ശിഷ്ടാഹ. ആര് പറയുന്നു? ശിഷ്ടന്മാർ പറയുന്നു, മഹാത്മാക്കൾ പറയുന്നു. അപ്പൊ ജീവിതത്തിൽ സാത്വികമായ തപസ്സുകൾ അനുഷ്ഠിക്കുന്നതിന് ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ നമ്മൾ അനുഷ്ഠിക്കേണ്ടി വരുന്ന തപസ്സുകൾ അതിനെ സത്വമായി മാക്കാൻ ശ്രമിക്കുക. അതായത് ചിലപ്പോൾ സാഹചര്യങ്ങൾ കൊണ്ടോ നിർബന്ധങ്ങൾ കൊണ്ടോ നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ പെട്ടുപോയാൽ എങ്കിലും അതിനെ സാത്വികമാക്കാൻ ശ്രമിക്കുക. അതൊരു അനുഷ്ഠാനത്തിൽ മാത്രമല്ല, ഒരു ജീവിതത്തിൽ തന്നെ. ആധ്യാത്മികമായ മാർഗത്തിലേക്ക് ബോധപൂർവം ഇറങ്ങിത്തിരിക്കുന്നവരുണ്ട്. അങ്ങനെ ബോധപൂർവം ഇറങ്ങിത്തിരിച്ച് അതുകൊണ്ട് മാത്രം ഒരാൾ ആ മാർഗത്തിൽ നേരെ പോയി ലക്ഷ്യത്തിലെത്തണമെന്നൊന്നുമില്ല. അതൊരു നല്ല ഗുണമാണ്. അറിഞ്ഞുകൊണ്ട് ഇറങ്ങിത്തിരിക്കുന്നു. ഇതിനെക്കുറിച്ചൊക്കെ അറിഞ്ഞു അയാൾ ഇറങ്ങി. പക്ഷെ അങ്ങനെ ഇറങ്ങി ആ തുടക്കം ശരിയായതുകൊണ്ട് മാത്രം മുമ്പോട്ട് ശരിയായിക്കൊള്ളണമെന്നൊന്നുമില്ല. അങ്ങനെ ബോധ അറിഞ്ഞുകൊണ്ടിറങ്ങി മുന്നോട്ട് പോയി വഴിതെറ്റിപ്പോകുന്ന എത്ര പേരുണ്ട്. അറിഞ്ഞുകൊണ്ട് വരുന്നവർക്കൊരു പ്രത്യേകതയുണ്ട്. ആദ്യം അവർക്ക് തപസ്സെല്ലാം കൂടുതലായിരിക്കും, സാത്വിക ഭാവങ്ങളെല്ലാം കൂടുതലായിരിക്കും. മുമ്പോട്ട് ചെല്ലുമ്പോൾ രാജസ്വ താമസ ഭാവങ്ങളിലേക്ക് പോയി നശിച്ചു പോകുന്നതിനുള്ള സാധ്യത തള്ളിക്കളയാൻ പറ്റത്തില്ല. അവരെ സംബന്ധിച്ചിടത്തോളം സാത്വികമായ ശ്രദ്ധ എന്നും നിലനിർത്തേണ്ടത് ഒരാവശ്യമാണ്. ശരിയായി ജിജ്ഞാസയോടുകൂടി വരുന്നവർക്ക്. ഇനി മറ്റൊരു കൂട്ടരുണ്ട്, വഴിതെറ്റി വന്നവർ. ഇതൊന്നും ഉദ്ദേശിച്ച് വന്നതല്ല, എങ്ങനെയോ ഇതിന് വന്നുചാടിയപ്പോഴാണ് ഇതൊക്കെ മനസ്സിലാക്കുന്നത്. പക്ഷെ അങ്ങനെയുള്ളവർ ചിലപ്പോൾ രക്ഷപ്പെട്ടു പോകുന്നതായിട്ട് കാണുന്നുണ്ട്. വഴിതെറ്റിയാണ് വന്ന് ചാടിയെങ്കിലും ആദ്യം ഒരു സംഭ്രമമായിരിക്കും. മറ്റുള്ളവരെ പോലെ ആരംഭ ശൂരത്വമൊന്നും കാണത്തില്ല, തപസ്സും നിഷ്ഠയുമൊക്കെ കുറവായിരിക്കും. പക്ഷെ പലരും ശ്രദ്ധിച്ചിട്ടുണ്ട്, വഴിതെറ്റി വന്ന പലരും പിന്നീട് അവർ ക്രമേണ ഈ മാർഗത്തെ ഉൾക്കൊണ്ട് മറ്റവർ വഴിതെറ്റി പോകുമ്പോൾ ഇവർ പിടിച്ചു നിൽക്കുന്നതായിട്ട് കാണുന്നു. അവരുടെ ശ്രദ്ധ വർദ്ധിച്ചു വർദ്ധിച്ചു വരുന്നു. ആദ്യ ശ്രദ്ധ കൂടുതലുള്ളവർക്ക്, അതായത് ഗുരുവിൽ വലിയ ശ്രദ്ധയോടുകൂടി വന്ന് സേവകളിലൊക്കെ മുഴുകിയിരിക്കുന്നവർ കുറച്ച് കഴിയുമ്പോൾ ഗുരുവിനെ തള്ളിപ്പറഞ്ഞു പോകുന്നു നമ്മൾ കാണാറുണ്ട്. അതേസമയം അത്ര വലിയ ശ്രദ്ധയൊന്നുമില്ലാതെ വന്നു നിന്ന് ക്രമേണ ക്രമേണ ഗുരുവിൽ ശ്രദ്ധ വർദ്ധിച്ച് വർദ്ധിച്ച് അവർ ഗുരു ആഗ്രഹിക്കുന്ന വഴിക്ക് തന്നെ നീങ്ങുന്നവരെയും കാണുന്നുണ്ട്. അപ്പോൾ അവിടെ മുഖ്യമെന്ന് പറയുന്നത് എന്താണ്? ഗുരുവൻ എങ്ങനെ വന്നു എന്നുള്ളതല്ല, അവന് ശ്രദ്ധ എങ്ങനെ നിൽക്കുന്നു എന്നുള്ളതാണ് മുഖ്യം. ആദ്യം ശ്രദ്ധ വന്നതോ ശരിയായ ശ്രദ്ധയല്ല, ദുർബലമായ ശ്രദ്ധയല്ല. അതുകൊണ്ടിവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? പരയാ ശ്രദ്ധയാ. ആ പരമമായ ശ്രദ്ധ ഒരുവന് കൈവരുന്നത് എങ്ങനെയും വരാം അല്ലെ. ഒരു ഗുരുവിനെ നിന്ദിക്കുന്നവൻ ഒടുവിൽ ആ ഗുരുവിന്റെ വലിയ ആരാധകനായി മാറും, നമ്മൾ കണ്ടിട്ടുണ്ട്. അവരിൽ പരമമായ ശ്രദ്ധ വരുന്ന കാണാം. അസമയം തിരിച്ചും കാണുന്നുണ്ട്. എന്താണ്? ഒരു ഗുരുവിനെ വലിയ ശ്രദ്ധ പ്രകടിപ്പിക്കുന്നവൻ പിന്നീട് അവജ്ഞയോടുകൂടി പോകുന്നതും കാണുന്നുണ്ട്. അപ്പൊ അവിടെ എന്താണ്? നമ്മൾ ബാഹ്യമായി കാണുന്ന ശ്രദ്ധയ്ക്കല്ല അവിടെ പ്രാധാന്യം, പരമമായ ശ്രദ്ധ. ആ പരമമായ ശ്രദ്ധയിൽ ശരിയായ തപസ് വരും. അതാണ് ഇവിടെ പറയുന്ന സാത്വികമായ തപസ്. അത് ഒരുവനിൽ എപ്പോ വരുന്നു എന്നുള്ളതാണ് മുഖ്യം. അല്ലാതെ അവൻ ഏത് മനോഭാവത്ത് വന്നു എന്നുള്ള, ഏത് മനോഭാവത്തോടുകൂടിയാണ് കടന്നു വന്നു എന്നുള്ളതല്ല. ചിലര് സംശയദൃഷ്ടിയോടുകൂടിയായിരിക്കും ഗുരുവിനെ സമീപിക്കുന്നത്. ഇതിൽ എന്തെങ്കിലും കഴമ്പുള്ളതാണോ? ചിലർ എതിർത്തുകൊണ്ട് തന്നെ വരും. പക്ഷെ അവിടെയൊക്കെ നമ്മൾ കാണുന്ന ഒരു അതിശയകരമായ കാര്യമുണ്ട്. അവരിലെല്ലാം എന്താണ്? ഒരു സമയത്ത് ഈ പരമമായ ശ്രദ്ധ മറ്റുള്ളവരെയൊക്കെ അപേക്ഷിച്ച്, മറ്റ് കേവലമായ സ്തുതി പാഠകന്മാരെയൊക്കെ അപേക്ഷിച്ച് അവരിൽ നമ്മൾ കാണാറുണ്ട് പരമമായ ശ്രദ്ധ. അതൊരു മുന്നിൽ വന്നു ചേർന്നാൽ അതാണ് സാത്വികമായ ശ്രദ്ധ എന്ന് പറയുന്നത്. അതാണ് വരേണ്ടത്. അതിനെക്കുറിച്ച് ഇവിടെ പറയുന്നു. അതാണ് തപസ്. അത് കായികമായും മാനസികമായും വാചികമായും വരണം. അതിനെക്കുറിച്ച് ഭഗവാൻ പറയുന്നു. ശ്രദ്ധയാ പരയാ തപ്തം തപഃ തത്രവിധം നരൈഃ അഫലാകാംക്ഷിഭിർയുക്തൈഃ സത്യം പരിചക്ഷതെ സത്കാരമാനപൂജാർത്ഥം തപോദംഭേന ചൈവയത് ക്രിയതേ തദിഹ പ്രോക്തം രജസം ചലം അധ്രുവം. ഇനി അടുത്ത് രണ്ടും പറയുന്നത് രജസിനെ കുറിച്ചും തമസിനെ കുറിച്ചുമാണ്. നല്ലതിനെ കുറിച്ച് പറയാൻ എപ്പോഴും അല്പമേ ഉള്ളൂ, ഒന്നേ ഉള്ളൂ, സാത്വികം മാത്രമേ ഉള്ളൂ. ബാക്കി രണ്ടും നല്ലതല്ല, അതിനെ കുറിച്ചാണ് കൂടുതൽ പറയുന്നത്. നമ്മുടെ സത്സംഗത്തിനും അങ്ങനെയാണ്, നല്ലതല്ലാത്ത കാര്യങ്ങളെ കുറിച്ചാണ് കൂടുതൽ പറയുന്നത്. സത്കാരമാന പൂജാർത്ഥം സത്കാര സാധുക്കാര സാധുരയം തപസ്സി ബ്രാഹ്മണ ഇത്യവുമർത്ഥം മാനോ മാനനം പ്രത്യുത്ഥാന അഭിവാദനാദി തദർത്ഥം. അതിനുവേണ്ടി ചെയ്യുന്ന കാര്യം പൂജ പാദപ്രക്ഷാളന അർച്ചന സൈതൃത്വാദി തദർത്ഥം ച തപ സത്കാരമാന പൂജാർത്ഥം ദംഭേന ജൈവേത് ക്രിയതേ തപ തദിഹ പ്രോക്തം കഥിതം രാജസം ചലം കാതാചിത്ത ഫലത്വേന അധ്രുവം. ഇതാണ് ഞാൻ പലതവണ പറഞ്ഞിട്ടുള്ളത്. ഈ പറയുന്ന കാര്യങ്ങളാണ് പറയുന്നത്. സന്യാസ ദൂഷണം, സന്യാസി ദൂഷണം എന്ന് പറയുന്ന ഇതാണ് ഇവിടെ ആചാര്യസ്വാമികൾ പറയുന്നു. ഞാൻ നേരത്തെ പറഞ്ഞു, സ്വാമികൾ ഇപ്പോഴേ പറയുന്നു. സത്കാരമാന പൂജാർത്ഥം സത്കാരം മാനം പൂജ ഇവയ്ക്ക് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ ഇത് രാജസമാണെന്നാണ് പറയുന്നത്. ത്യാജ്യമാണ്. സത്കാരമാന പൂജയ്ക്ക് വേണ്ടി എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് പറയുന്നത്. സത്കാര സാധുകാര മറ്റുള്ളവർ നല്ലത് പറയുന്നു, അതാണ് സാധുകാര. എന്നെക്കുറിച്ച് മറ്റുള്ളവർ നല്ലത് പറയണമെന്ന് കരുതി നമ്മൾ ചെയ്യുന്നു കാര്യങ്ങൾ. മറ്റുള്ളവരെന്താണ് പറയുന്നത്? സാധുരയം, ഇവൻ നല്ലവനാണ്. തപസ്സി, ഇവൻ തപസ്സിയാണ്. ആര്? ബ്രാഹ്മണൻ. ഈ ബ്രാഹ്മണൻ നല്ലവനാണ്, തപസ്യാണ് എന്നൊരു ബ്രാഹ്മണന് നോക്കി പറയുന്നു. ഈ ബ്രാഹ്മണൻ എന്ന് പറയുന്നത് പറഞ്ഞല്ലോ ആചാര്യസ്വാമികൾ, അങ്ങനെ എല്ലായിടത്തും ചേർക്കും. ബ്രാഹ്മണർക്ക് ഇഷ്ടപ്പെടാൻ വേണ്ടി ചേർക്കുന്നതാണ്. മറ്റുള്ളവർക്ക് അത് കാണുമ്പോൾ അല്പം നീരസവും തോന്നും, എന്നെപ്പോലെയുള്ള ശൂദ്രന്മാർ. ആചാര്യസ്വാമികളുടെ ഒരു എല്ലായിടത്തും അത് ചേർക്കും, ബ്രാഹ്മണൻ എന്നുള്ളത്. വർഗസ്നേഹമാർഗങ്ങളും ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതിനെ കുറ്റം പറയേണ്ട കാര്യവുമില്ല. അപ്പോൾ ഒരു ബ്രാഹ്മണനെ കണ്ടിട്ട് പറയുകയാണ്, ഭഗവാനൊന്നും പറഞ്ഞിട്ടില്ല, എല്ലാവരെയും പൊതുവെ പറയുകയാണ്, ബ്രാഹ്മണന് വേണ്ടി മാത്രം പറയുന്നു, ഇവൻ നല്ലവനാണ്, തപസ്യയാണ്. എന്നെല്ലാം ഒരു ബ്രാഹ്മണനെ പറയിക്കാൻ വേണ്ടി ആ ബ്രാഹ്മണൻ ചെയ്യുന്ന തപസ്സ്, അതാണ് രാജസ്വ തപസ്സെന്ന്. ഇത്യവുമർത്ഥം അതിനുവേണ്ടി ചെയ്യുന്നത്, മാനവും മാനനം മാനത്തിനു വേണ്ടി ചെയ്യുന്നു. നമ്മൾ ആയിരം തവണ ഒരുപാട് എന്താണ് മാനാപമാനയോ തുല്യഹ തുല്യനന്ദാ സ്തുതിർമോനി, ഇതൊക്കെ ആയിരം തവണ ഉരുവിട്ട് കഴിഞ്ഞാലും ശരി, എവിടെയെങ്കിലും ഒരു അല്പം അപമാനം എന്ന് തോന്നിക്കഴിഞ്ഞാൽ അറിയാതെ പ്രതികരിച്ചു മനസ്സുകൊണ്ട്. ശരി, അവൻ എന്നോട് ഇത് ചെയ്ത മനസ്സിൽ തോന്നിപ്പോകും, അതാണ് മാനം എന്ന് പറയുന്നത്. എത്ര സത്സംഗം നടത്തിയാലും മനസ്സിലത് തോന്നിപ്പോകും, അതാണ് മാനം മാനനം. അങ്ങോട്ട് വളരെ വ്യക്തമായി പറയുന്നു എന്താണ് സ്വാമി ആഗ്രഹിക്കുന്ന മാനം എന്ന് പറയുന്നത്. പ്രത്യുത്ഥാനം, സ്വാമിയെ കണ്ട എഴുന്നേക്കണം. അഭിവാദനം, കൈയെടുത്ത് തൊഴുവണം. ഇതൊക്കെയാണ് സ്വാമി പ്രതീക്ഷിക്കുന്ന മാനം. ഇതിനുവേണ്ടി ചെയ്യുന്ന തപസ് എന്ന് പറയുന്നത് എന്താണ്? സ്വാമി രാവിലെ എഴുന്നേറ്റ് കുളിച്ച് കുറിയൊക്കെ ഇട്ട് രുദ്രാക്ഷമാലയൊക്കെ ഇട്ട് നല്ല കാവ്യൊക്കെ നോക്കി പത്മാസനത്തിൽ ഇരിക്കും. അപ്പൊ അവിടെ പ്രതീക്ഷിക്കുന്ന എന്താണ്? പ്രത്യുത്ഥാന അഭിവാദനാദികളാണ്. ഇത് രാജസമാണെന്നാണ് പറയുന്നത്. ഇതിപ്പോ ഞാൻ പറഞ്ഞാണോ അതേ ആചാര്യസ്വാമികൾ പറഞ്ഞാണ്? ഞാൻ പറഞ്ഞാൽ പറയും അത് സന്യാസ ദൂഷണമാണ്. അപ്പൊ സന്യാസി ഏറ്റവും കൂടുതൽ ദൂഷിച്ചിട്ടുള്ളത് ആചാര്യസ്വാമികളാണ്. ഇത് രാജസമാണെന്നാണ് പറയുന്നത്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഇതെല്ലാം പഠിച്ചു കഴിഞ്ഞതിന് ശേഷം എന്താണ് തുല്യനന്ദാസ്തുതിർമോനി മാനാപമാനയോ സുല്യ, ഇതൊക്കെ ഇങ്ങനെ ഉരുവിട്ടാലും വീണ്ടും ഇത് എന്തുകൊണ്ടിതിങ്ങനെ മനസ്സിൽ വരുന്നു? വരുന്നതിന് കാരണം നമ്മൾ കാണുന്നുണ്ട് ലോകത്ത് നമ്മുടെ ചുറ്റുമൊക്കെ എന്താണ്, മഹാത്മാക്കളെ മറ്റുള്ളവർ ആദരിക്കുന്നു, ബഹുമാനിക്കുന്നു. അപ്പൊ മഹാത്മാക്കളെ മറ്റുള്ളവർ ആദരിക്കുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് എന്നെ ആദരിച്ചുകൂടാന്നൊരു തോന്നൽ എന്റെ മനസ്സിലും വരും. അതെന്റെ കുറ്റമൊന്നുമല്ല. ഇതെന്താ അവർക്ക് മാത്രം അവകാശപ്പെട്ടാണോ ഇതൊക്കെ? പക്ഷെ അത് അവരവകാശപ്പെടുന്നില്ല, ഞാനിത് അവകാശപ്പെടുന്നു. അവിടെയാണ് ഒരു ചെറിയ പിശക്, അവിടെയാണ്. ആ ഭാഗമാണ് നമ്മൾ ശുദ്ധീകരിക്കേണ്ടത്. ഇതെനിക്ക് അവകാശപ്പെടുന്നതിനൊരു അവകാശം എനിക്കില്ല. ഞാൻ പൂജാർഹനാണ് മാന്യനാണ് എന്ന് സ്വയം എന്നെക്കുറിച്ച് ചിന്തിക്കുന്നതിന് എനിക്ക് യാതൊരു അവകാശവും. പക്ഷെ മഹാത്മാക്കളെ കാണുമ്പോൾ എന്റെ മനസ്സിൽ തോന്നണം എന്താണ്? അവർ പൂജാർഹരാണോ? അവര് മാനിക്കേണ്ടതാണ്. അവരോട് അത്ര ഒരു മനോഭാവം എന്റെ മനസ്സിൽ പറഞ്ഞു. പക്ഷെ എന്നെ സംബന്ധിച്ച് എനിക്ക് അങ്ങനെയൊന്നും തോന്നാൻ പാടില്ല. ഇതേ ഒരു വിചാരം തന്നെ സാധാരണ ആധ്യാത്മിക മാർഗത്തിലേക്ക് തിരിയുന്ന ഇവരിലെല്ലാം കാണാറുണ്ട്. ബ്രഹ്മചാരി, ബ്രഹ്മചാരിയുടെ മനസ്സിൽ വരും എന്താണ്? താൻ ശ്രേഷ്ഠനാണ്, ലൗകികൻ, അവൻ മോശക്കാരനാണ്, അങ്ങനെ ഒരു ചിന്താഗതി വരും. എന്നുവെച്ചാൽ തോന്നും ആരോ ഇവനോട് പറഞ്ഞിട്ട് ഇവനിങ്ങനെ ബ്രഹ്മചാരി ആയതാണ്. അതുകൊണ്ട് ശ്രേഷ്ഠത എനിക്ക് അവകാശപ്പെട്ടതാണ്. മറ്റവൻ ലൗകികനാണ്, ഗൃഹസ്ഥനാണ്, മോശക്കാരനാണ്. ഈ ഒരു ചിന്താഗതി ആത്മ ഉത്കർഷ ഭാവനാന്ന് ആധ്യാത്മിക ശാസ്ത്രങ്ങളിലെല്ലാം പറയും. തന്നെ ഉത്കൃഷ്ടനാണെന്നും മറ്റാരിൽ നിന്നും ഉത്കൃഷ്ടനാണെന്നും സ്വയം ചിന്തിച്ച് അങ്ങനെ ഒരു മായികമായ ഭ്രാമികമായ ഒരു ലോകത്തിരിക്കുക. ഇതൊരിക്കലും ആധ്യാത്മിക സാധനയ്ക്ക് യോജിച്ചാൽ ഗൃഹസ്ഥ മോശക്കാരനാണ്, ഞാൻ ബ്രഹ്മചാരി ആയതുകൊണ്ട് താൻ ശ്രേഷ്ഠനാണ് എന്ന് കരുതുന്നത് ഏറ്റവും വലിയ വിഡ്ഢിത്തമാണ്. ഓരോ ആശ്രമത്തിൽ കഴിയുന്നവരും അതാത് ആശ്രമങ്ങളിൽ ശ്രേഷ്ഠന്മാർ തന്നെയാണ്. ഒരു ഗൃഹസ്ഥധർമ്മ അനുഷ്ഠിക്കുന്ന ഒരു ഗൃഹസ്ഥനേക്കാളും യാതൊരു തരത്തിലുള്ള മേന്മയും ഒരു ബ്രഹ്മചാരിക്കോ സന്യാസിക്കോ അവകാശപ്പെടാനില്ല. ധർമ്മശാസ്ത്രങ്ങളനുസരിച്ച് ഒരു ഗൃഹസ്ഥൻ അവന്റെ ധർമ്മങ്ങൾ ശരിയായ രീതിയിൽ അനുഷ്ഠിക്കുകയാണെങ്കിൽ അവൻ ശ്രേഷ്ഠൻ തന്നെയാണ്. അവിടെ ഒരു താരതമ്യത്തിന് യാതൊരു പ്രസക്തിയില്ല. ഒരാൾ തനിക്ക് മേന്മ എന്തിന്റെ രീതിയിൽ അവകാശപ്പെടുന്നത്? താൻ ചില പ്രത്യേക അനുഷ്ഠാനങ്ങൾ ചെയ്യുന്നതുകൊണ്ടാണ്. അത് എല്ലാ ആശ്രമങ്ങൾക്കും ഈ അനുഷ്ഠാനങ്ങൾ വിധിച്ചിട്ടുള്ളതാണ്. ചിലർ ചോദിക്കും, എന്നാൽ ചില ശാസ്ത്രങ്ങൾ പറയുന്നുണ്ടല്ലോ അന്ത്യാശ്രമി തുര്യാശ്രമി ശ്രേഷ്ഠനാണെന്നുള്ള പറയുന്നുണ്ടല്ലോ. അത് ശിവൻ ശ്രേഷ്ഠനാണ്, വിഷ്ണു ശ്രേഷ്ഠനാണ്, ബ്രഹ്മാവ് ശ്രേഷ്ഠനാണെന്നൊക്കെ പറയുന്ന പോലെയാണ്. എന്താ അങ്ങനെ പറയുന്നത്? നമ്മുടെ ശാസ്ത്രങ്ങളിൽ പറയുന്നുണ്ടല്ലോ ശിവൻ ശ്രേഷ്ഠനാണെന്ന് എടുത്തു പറഞ്ഞാൽ വേറെടുത്ത് പറയും വിഷ്ണു ശ്രേഷ്ഠനാണ്. എന്താ അത് പറയുന്നത്? അതാത് മാർഗത്തിൽ സഞ്ചരിക്കുന്നവർക്ക് അതിൽ കൂടുതൽ ഈ പറയുന്ന ആസ്തിക്യ ബുദ്ധിയും മറ്റും ഉണ്ടാക്കുന്നതിന് വേണ്ടി പറയുന്നതാണ്. അല്ലാതെ രണ്ടുപേരെ താരതമ്യം ചെയ്തിട്ട് ഒരാൾ മോശമൊന്നും മറ്റൊരാൾ ശ്രേഷ്ഠമൊന്നും പറയുന്നതല്ല. അതുകൊണ്ട് ഏത് ആശ്രമത്തിൽ കഴിയുന്നവനായാലും ശരി, അവന്റെ ധർമ്മം അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ ആശ്രമത്തിൽ അവൻ ശ്രേഷ്ഠൻ തന്നെയാണ്. അതുപോലെ ഇനി ശ്രേഷ്ഠമെന്ന് പറയാമെങ്കിൽ എന്ത് പറയാം നമുക്ക്? അത്യാശ്രമി ശ്രേഷ്ഠമെന്ന് പറയാം. അതായത് ഈ ആശ്രമങ്ങളെല്ലാം അതിക്രമിച്ചവൻ, അതിവർണാശ്രമി, വർണ്ണങ്ങളെയും ആശ്രമങ്ങളെയും ഒക്കെ അതിശ്രമിച്ചവൻ അവൻ ഇവരിൽ കാരണം ശ്രേഷ്ഠനാണ്. അവൻ ആരെ സംബന്ധിച്ചും ഉച്ച നീചമനോഭാവമൊന്നും വരത്തില്ല. ഗുരുദേശനാണോ മോശക്കാരനാണോ ഞാൻ, അങ്ങനെ ഒരു ഭാവം വരത്തില്ല. ഇത് ശാസ്ത്രമര്യാദയാണ് ഞാൻ പറയുന്നത്, എന്റെ പ്രത്യേക അഭിപ്രായം എന്താ പറയുന്നത്. ഏത് ആശ്രമങ്ങളിലും അവർ ശ്രേഷ്ഠന്മാർ തന്നെയാണ്. അതുകൊണ്ട് ഞാൻ സന്യാസിയായതുകൊണ്ട് എനിക്ക് എന്തെങ്കിലും പ്രത്യേക അധികാര അവകാശങ്ങളുണ്ട് എന്ന് പറയുന്നതിന് യാതൊരു അർത്ഥവുമില്ല. പിന്നെ നമ്മൾ ഗുരുക്കന്മാരെ ആദരിക്കുന്നതോ മറ്റുള്ളതിനെല്ലാം ശ്രേഷ്ഠമായിട്ട്? അവരെ നമ്മൾ ആദരിക്കുന്നവർ അത്യാശ്രമികളെന്നുള്ള നിലയ്ക്കാണ്, ഏതെങ്കിലും ഒരു ആശ്രമി എന്നുള്ള നിലയ്ക്കല്ല. അത്യാശ്രമികളിൽ ഇവരെക്കാളെല്ലാം ശ്രേഷ്ഠരാണ്. ഗുരുക്കന്മാരെല്ലാം അങ്ങനെയുള്ളവരാണ്, അവരേതെങ്കിലും ഒരു ആശ്രമത്തിൽ പെടുന്നവരല്ല. മറ്റുള്ള എല്ലാവരും ആശ്രമികളെല്ലാം എല്ലാവരും തുല്യരാണ്, അതിന് ഏറ്റക്കുറച്ചിലൊന്നും. ഈ മാനത്തെക്കുറിച്ച് പറഞ്ഞു വന്നതുകൊണ്ടാണ് ഞാനത് പറഞ്ഞു. കാരണം ഇങ്ങനെ ഒരു ധർമ്മത്തെ ഞാൻ സ്വീകരിച്ചു, ഏത് സന്യാസധർമ്മം, ഈ ധർമ്മത്തെ ഞാൻ സ്വീകരിച്ചു മറ്റാരെങ്കിലും പറഞ്ഞിട്ടില്ല. നന്നാകുന്നതിന് ഇത് കൊള്ളാം എന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ സ്വീകരിച്ചതാണ്. അതുകൊണ്ട് എനിക്ക് പ്രത്യേകിച്ച് സമൂഹത്തിൽ വൈശിഷ്ട്യങ്ങളൊന്നുമില്ല. ആധ്യാത്മിക ശാസ്ത്രത്തിലെല്ലാം സ്തുതിക്കുന്നതാരെ? അത്യാശ്രമികളെയാണ്. അത്യാശ്രമിയെ ചിലപ്പോൾ സന്യാസി എന്ന് വിളിച്ചെന്നിരിക്കും. അതിന്റെ അർത്ഥം അത് ഞാനെന്നല്ല അതിന്റെ അർത്ഥം. എന്നെ സംബന്ധിച്ചിടത്തോളം എന്താണ്, സ്വയം നന്നാകുന്നതിന് വേണ്ടി സ്വീകരിച്ച ഒരു ജീവിത മാർഗം മാത്രമാണ്. അതിൽ എല്ലാം വരും. അപ്പോൾ സ്വയം ശുദ്ധീകരണത്തിന് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരാള് അല്ലെങ്കിൽ ഒരു സമൂഹം മറ്റുള്ളവരുടെ മാനപൂജാദികൾ കൂടി ആഗ്രഹിക്കുന്നു എന്ന് വന്നു കഴിഞ്ഞാൽ പോയി. അതാണ് രാജസമായ ചിന്താഗതി എന്ന് പറയുന്നത്. അത് വരാൻ പാടില്ല. അതിനെയാണ് ഇവിടെ നിഷേധിക്കുന്നത്. എന്താണ് പ്രത്യുത്ഥാനം? എഴുന്നേറ്റ് നിന്ന് വണങ്ങുക, അഭിവാദനം, നാല് കാലും പറിച്ച് വീഴുക, ഇതെല്ലാം തന്റെ മുമ്പിൽ ചെയ്യണം എന്ന് കരുതുന്നതാണ് രാജസമായി. അതുകൊണ്ട് നമ്മൾ ഏറ്റവും പ്രധാനമായി മനസ്സിലാക്കേണ്ട ഒന്നാണ് അത്യാശ്രമി അതിവർണാശ്രമത്വം. അതാണ് മഹത്വം എന്ന് പറയുന്നത്. അല്ലാതെ ഇത്തരം ധർമ്മങ്ങളിലുള്ള അഭിമാനമല്ല. സന്യാസധർമ്മത്തിലോ ഗൃഹസ്ഥധർമ്മത്തിലോ ബ്രഹ്മചര്യ ധർമ്മത്തിലോ ഉള്ള നമ്മൾ വെറുതെ കൽപ്പിച്ചു വയ്ക്കുന്ന അഭിമാനങ്ങളല്ല. ആർക്കെങ്കിലും എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ എല്ലാം കുറിച്ചു വയ്ക്കുക. നാളെ കുറച്ചുകൂടി നല്ല കടുത്ത ഭാഷയിൽ പറഞ്ഞുതരാം. പൂജ, പാദപ്രക്ഷാളന, അർച്ചന, ശൈതൃത്വാദി, കാല് കഴുകണം, അർച്ചിക്കണം, കിടത്തി ഉറക്കണം, അരങ്ങിന് വീശി കൊടുക്കണം, സ്വാമി ഇതൊക്കെ ചെയ്യണം, ഇതൊക്കെ ചെയ്തു തരണം, ഇതൊക്കെ താൻ ഇതൊക്കെ അർഹിക്കുന്നവനാണെന്ന് കരുതുന്നു. അതാ ഏറ്റവും വലിയ ദോഷം. ഇതെല്ലാം എവിടെ അനുഷ്ഠിക്കേണ്ടത്? അത്യാശ്രമിയിൽ നമ്മൾ ഇതൊക്കെ അനുഷ്ഠിക്കുന്നു. മഹത്തുക്കളുടെ സന്നിധിയിൽ ഇതെല്ലാം ചെയ്യണം. അവരുടെ പാദം കഴുകണം, അവരെ അർച്ചിക്കണം, വാക് മനോകായ എല്ലാം കൊണ്ടും നമുക്ക് എന്തെല്ലാം അവിടെ ചെയ്യാമോ അതെല്ലാം ചെയ്യാം. അതിന് ശാസ്ത്രം നിഷേധിക്കുന്നില്ല. ഇതെല്ലാം എനിക്ക് ചെയ്തു തരണമെന്ന് പറഞ്ഞാൽ അവിടെയാണ് കുഴപ്പം. ഇത് ഞാൻ പറയുന്നതിനാർക്കെങ്കിലും സന്യാസം നിന്ദയെന്ന് ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ? തോന്നുന്നുണ്ടെങ്കിൽ ക്ഷമിച്ചു കളയുക. അതല്ല ഇവിടെ ഉദ്ദേശിക്കുന്നു. ഇതിനെല്ലാം രാജസ കോടിപ്പെടുത്തിയിരിക്കുകയാണ്, ത്യാജ്യ കോടിപ്പെടുത്തിയിരിക്കുകയാണ്. മഹാത്മാക്കളെവിടെയെങ്കിലും ആരെങ്കിലും ആദരിക്കുകയും ബഹുമാനിക്കുകയും അർച്ചിക്കുകയും ചെയ്യുന്നതുകൊണ്ട് ചെന്ന് നിന്നുകൊടുക്കരുത്, എന്നെ അർച്ചിച്ചോന്നും പറഞ്ഞു. അങ്ങനെ നീക്കാൻ നമുക്ക് അവകാശമില്ല. അത്തരം സന്ദർഭങ്ങളിൽ നിന്ന് കഴിയുന്നതും ഒരു സാധകൻ ഒഴിഞ്ഞു മാറിയിരിക്കും. സ്വയം അതിനൊന്നും നിൽക്കാൻ പാടില്ല. മഹാത്മാക്കളെ അത് ചെയ്തോട്ടെ, അത് ചെയ്യണം. മനുഷ്യന്റെ അന്ധക്കരണം ശ്രദ്ധിക്കുന്നത് ആവശ്യമാണ്. ഈ പറഞ്ഞതെല്ലാം അവിടെയാണ് ചെല്ലേണ്ടത്, നമ്മളിലല്ല. നമ്മളൊരിക്കലും അതിന് നിന്നു കൊടുക്കാൻ പാടില്ല. നമ്മൾ സ്വീകരിച്ചു കഴിഞ്ഞാൽ അത് രാജസ്വഭാവമായി പോകും, കഴിയുന്നതും അത് ഒഴിവായി പോകും. കഴിയുന്നതും ഒഴിവാകുക എന്നുള്ളതാണ്. കഴിയുന്നതും സ്വയം അതിനുവേണ്ടിയുള്ള സാഹചര്യങ്ങൾ സൃഷ്ടിക്കാതിരിക്കുക മാനപൂജാദികൾക്കുള്ള. ഞാനിങ്ങനെ തീർത്തു പറയുന്ന കാര്യം ഇത് എനിക്ക് വ്യക്തമായ അനുഭവമുള്ളത് കൊണ്ടാണ്. ഒരു ഗുരുവിനെ പൂജിക്കാൻ വേണ്ടിയിട്ട് ചെന്നു കഴിഞ്ഞപ്പോ ഞാൻ കേട്ടിട്ടുള്ള ഒരു കഥയാണ്. ഗുരുവിനെ പൂജിക്കാൻ വേണ്ടിയിട്ട് ഒരു ഭക്തൻ ചെന്നപ്പോ ഒരു ശിഷ്യൻ പറഞ്ഞു, എന്തിനാ ഗുരുവിനെ പൂജിക്കുന്നത്? എന്നെ തന്നെ പൂജിച്ചു, ഞാനും ഗുരുവിന്റെ പ്രതിപുരുഷനാണെന്ന് പറഞ്ഞ ഒരു കഥ കേട്ടിട്ടുണ്ട്. അത് ഇവിടെ എങ്ങാനും ആണോന്നറിയത്തില്ല, ഇവിടെയോ. അപ്പൊ അങ്ങനെയുള്ള ഇതൊക്കെ മനസ്സിൽ പലയിടത്തും പല സന്ദർഭങ്ങളിൽ ഭക്തൻ എന്താണ്, വാസ്തവത്തിൽ ഗുരുഭക്തി കൊണ്ട് ഗുരുവിനെ പൂജിക്കാൻ ചെന്നാണ്. അപ്പോഴാണ് ഗുരുവിന്റെ ശിഷ്യൻ പറയണു, അത്രയും നീ ബുദ്ധിമുട്ടേണ്ട കാര്യമില്ല, ഞാനിവിടെ ഇരിക്കുമ്പോൾ എന്തിനാ നീ ഗുരുവിനെ അന്വേഷിച്ചു പോകും, പൂജ ഇവിടെ തന്നെ നടത്തിക്കും എന്ന് പറയുന്ന ഗുരുക്കന്മാരുള്ള കാലമാണ്. അപ്പൊ ഇത് പറയാതിരിക്കുന്ന എങ്ങനെ ആണ് പറയുന്നത്? തപഃ സത്കാരമാന പൂജാർത്ഥം ദംഭേനച. ഇതിനു വേണ്ടി തപസ് ചെയ്യും. ഇതെല്ലാം തനിക്ക് കിട്ടണമെന്ന് ആഗ്രഹിച്ച് താൻ തപസ് ചെയ്യും. എന്നുവെച്ചാൽ ഈ ഇത്തരം കാര്യങ്ങൾ ആഗ്രഹിക്കുന്നത് തപസ് ചെയ്യുന്നവരാണ്. ബ്രഹ്മചര്യ ധർമ്മത്തെ സ്വീകരിക്കുന്നത് ഒരു വലിയ തപസ്സാണ്, ഒരു സംശയമില്ല. തുരിയാശ്രമത്തെ സ്വീകരിക്കുക, സന്യാസധർമ്മത്തെ സ്വീകരിക്കുക ഒരു വലിയ തപസ്സാണ്. അക്കാര്യത്തിലും ഒരു സംശയമില്ല. പക്ഷെ ഈ തപസ്സിന്റെയൊക്കെ പിന്നിലെന്താണ്? സത്കാരമാന പൂജാർത്ഥം, സത്കാരം, മാനം, പൂജ ഇതൊക്കെ നേടിയെടുക്കുകയാണ്. അതിനുവേണ്ടിയാണ് ഇതൊക്കെ ചെയ്യുന്നതെങ്കിൽ എന്റെ തപസ്സിനെ കുറിച്ചും എന്റെ സാധനയെക്കുറിച്ചും എല്ലാം ഞാൻ വർണ്ണിക്കുന്ന അതിനു വേണ്ടിയിട്ടാണെങ്കിൽ മറ്റുള്ളവരെന്നെ ആദരിച്ചോട്ടെ എന്റെ തപസ്സിന്റെ പേര് എന്നാണ്. എന്നാണ് ഉദ്ദേശമെങ്കിൽ അത് രാജസമാണ്, അത് ഫലത്തെ ഉണ്ടാക്കത്തില്ല എന്ന് ഗീതയിൽ പറയും. അത് ത്യാഗഫലത്തെ ചെയ്യത്തില്ല. ഞാൻ എന്റെ ത്യാഗത്തെക്കുറിച്ച് വർണ്ണിക്കുകയാണ്. ഞാൻ ഹിമാലയത്തിൽ പോയിട്ടുണ്ട്, അവിടെ ഗുഹയിലിരുന്നിട്ടുണ്ട്, പട്ടിണി കിടന്നിട്ടുണ്ട്, ഇങ്ങനെയൊക്കെ ഞാൻ എന്റെ തപസ്സിനെ കുറിച്ച് വർണ്ണിച്ച് മറ്റുള്ളവരുടെ ബഹുമാന ആദരവുകൾ പിടിച്ചു പറ്റാൻ ശ്രമിക്കുകയാണെങ്കിൽ ഞാൻ ചെയ്ത തപസ് അവിടെ നിഷ്ഫലമാണ്. ദംഭേന, അവിടെ എന്ത് വരുന്നു? എനിക്കൊരു എന്റെ തപസ്സിനെ പ്രകടിപ്പിക്കണം എന്നുള്ള ഒരു ഭാവം വരുന്നു, അതാണ് ദംഭം. മറ്റുള്ളവരുടെ മുമ്പിൽ നിന്ന് പ്രകടിപ്പിക്കും. തപഃ തദിഹ പ്രോക്തം കഥിതം രാജസം, ഇത് രാജസമാണ്. ചലം പറയുന്നു, കാദാചിത്വ ഫലത്വേന അധ്രുവം. അവിടെ തന്നെ ചലം എന്നുള്ള ഒരു അർത്ഥമാണ് കൊടുത്തത്. ഇതിന്റെ ഫലത്തെക്കുറിച്ച് പറയുന്നു. അത് തന്നെ ഭാഷ്യകാരൻ വളരെ യുക്തിയുക്തമായ രീതി വ്യാഖ്യാനിച്ചിരിക്കുന്നു. അങ്ങനെയുള്ള തപസ്സിന് കാദാചിത്വ ഫലമാണ് എന്ന് പറഞ്ഞാൽ ഇത് തീരെ ഫലമില്ലാത്തതാണോ? അല്ല, ചില ഫലങ്ങളുണ്ട്. കാരണം ദമ്പത്തോടുകൂടിയാണ് ഒരാൾ തപസ് ചെയ്തതെങ്കിലും ആ തപസ്സിനൊരു ഫലമുണ്ടല്ലോ. പട്ടിണി കിടന്നതിനും ഗുഹയിലിരുന്നതിനും ഹിമാലയത്തിൽ പോയതിനും ഗംഗയിൽ കുളിച്ചതിനുമൊക്കെ ഒരു ഫലമുണ്ട്. ആ ഫലത്തെ നിഷേധിക്കുന്നില്ല, പക്ഷേ തപസ്സിന്റെ യഥാർത്ഥ ഫലം കിട്ടത്തില്ല. അതാണ് കാദാചിത്ത ഫലം. ഏറ്റക്കുറച്ചിലുകളോടുകൂടി ചില ഫലങ്ങളുണ്ടാകും, പക്ഷെ അതിന് പ്രധാനമായ ഫലം കിട്ടത്തില്ല. എന്നുവെച്ചാൽ രാജസമായ തപസ് സ്വീകരിക്കരുത്. അത് ഉപേക്ഷിക്കണം എന്ന് പറയുകയാണ്. അധ്രുവമായ ഫലമേ അതിൽ നിന്നുണ്ടാവും. അതെല്ലാം വേണ്ടത് തപസ്സിൽ നിന്ന് ധ്രുവമായ നിശ്ചിതമായ ഫലം ഉണ്ടാകണമെങ്കിൽ എന്ത് വേണം? നമ്മുടെ മനസ്സിൽ വരുന്ന ഈ രാജസ ഭാവനകളെ തപസ്സിനോട് ചേർന്ന് വരുന്ന ഇതെല്ലാം ഉപേക്ഷിച്ചേ തീരൂ. അതുകൊണ്ട് ഇതിനെ ഭാഷ്യകാരൻ ഇത്രയും വിശദീകരിച്ച് ഓരോന്ന് എടുത്തെടുത്ത് പറഞ്ഞു. അതാരും നിന്ദിക്കാൻ വേണ്ടി പറഞ്ഞതല്ല, സ്വയം തിരിച്ചറിഞ്ഞ് കളയാൻ വേണ്ടി പറഞ്ഞതാണെന്ന് മനസ്സിലാക്കുക. സത്കാരമാന പൂജാർത്ഥം തപോദംഭേന ചൈവയത് ക്രിയതേ തദിഹ പ്രോക്തം രജസം ചലമധ്രുവം മൂഢഗ്രാഹേണാത്മനോ യത് ഇടയാ ക്രിയതേ തപഃ പരസ്യുത്സാദനാർത്ഥം വാ തത്താമസമുദാഹൃതം ദാതവ്യം ഇതി യത് ദാനം ദീയതേനുപകാരിണേ ദേശേ കാലേ ച പാത്രേ ച തദ്ദാനം സാത്വികം സ്മൃതം യത്തു പ്രത്യുപകാരാർത്ഥം ഫലം ഉദ്ദിശ്യ വാ പുനഃ ദീയതേ ച പരിക്ലിഷ്ടം തദ്ദാനം രാജസം സ്മൃതം തദ്ദേശകാലേ യദ്ദാനം അപാത്രേഭ്യശ്ച ദീയതേ അസത്കൃതം അവജ്ഞാതം തത്താമസമുദാഹൃതം ഓം തത് സദിതി നിർദ്ദേശോ ബ്രഹ്മണസ്ത്രവിധ സ്മൃതഃ ബ്രാഹ്മണാസ്തേന വേദാശ്ച യജ്ഞാശ്ച വിഹിതാ പുരാഃ തസ്മാദ് ഓമിത്യുദാഹൃത്യ യജ്ഞദാന തപക്രിയാഃ പ്രവർത്തന്തേ വിധാനോക്ത സതതം ബ്രഹ്മവാദിനാം തദിത്യനഭിസന്ധായ ഫലം യജ്ഞതപക്രിയാഃ ദാനക്രിയാശ്ച വിവിധാ ക്രിയന്തേ മോക്ഷകാംക്ഷിഭിഃ സദ്ഭാവേ സാധുഭാവേ ച സദിത്യേതത്ര യുജ്യതേ പ്രശസ്തേ കർമ്മണി തഥാ സത്ശബ്ദപാർത്ഥയുജ്യതേ യജ്ഞേ തപസി ദാനേ ച സ്ഥിതി സദിതി ചോച്യതേ കർമ്മചൈവ തദർഥീയം സദിത്യേവ വിധീയതേ അശ്രദ്ധയാ ഹൃദം ദത്തം തപസ്തപ്തം കൃതം ചയത് അസദിത്യുച്യതേ പാർത്ഥ നച തത്രേത്യ നോയിഹ. ഓം ശാന്തിഃ ശാന്തിഃ ശാന്തിഃ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ.